ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത നാലാം അധ്യായം പതിമൂന്നാമത് ശ്ലോകം. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മവിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യാകർത്താരമമ്പിയം. മനുഷ്യ ഏവ ലോകേ വർണാശ്രമാദി കർമ്മ അധികാരഃ നാന്യേഷ ലോകേഷ്യതി നിയമ കിന്നിമിത്ത. അഥവാ വർണാശ്രമാദി പ്രവിഭാഗ ഉപേത മനുഷ്യ മമവത്മാനുവർത്തന്തേ സർവശിസ്യുക്തം. കസ്മാത് പുനഃക്കാരണ നിയമേന തവൈവ വത്മാനുവർത്തന്തേന അന്യസ്യേതി ഉച്യത്തെ. മനുഷ്യൈവ ലോകേ വർണാശ്രമാദി കർമാധികാര. മനുഷ്യ ലോകത്തിലാണ് വർണ്ണം ആശ്രമം, വർണ്ണരൂപത്തിനും ആശ്രമ രൂപത്തിനുമുള്ള കർമ്മങ്ങളും അല്ലെങ്കിൽ വർണ്ണ ആശ്രമ വ്യവസ്ഥകളിലൂടെ അനുഷ്ഠിക്കേണ്ടി വരുന്ന കർമ്മങ്ങളും, വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ, സ്മാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ, ഇതിനെല്ലാം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതും മനുഷ്യരുടെ ഇടയിലാണ്. എന്നുവെച്ചാൽ ദേവന്മാരുടെയും മറ്റും ഇടയിലല്ല എന്നർത്ഥം. പിന്നെ അന്വേഷ്യ ലോകേഷു, മറ്റു ലോകങ്ങളിലൊന്നും ഇത്തരം വ്യവസ്ഥകളില്ല. ഇത് നിയമ കിന്നിമിത്ത, എന്താണ് ഇങ്ങനെ വരാൻ കാരണം? അഥവാ വർണ്ണാശ്രമാദി പ്രവിഭാഗോപേത മനുഷ്യ മമവത്മാനുവർത്തന്തേ സർവശിയുക്തം. മനുഷ്യരുടെ ഇടയിലാണ് വർണ്ണ വ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും ഉള്ളത്. ഇതനുസരിച്ചുള്ള മനുഷ്യർ നേരത്തെ പറഞ്ഞു, ഇവിടെ നാലാം അധ്യായത്തിലും പറഞ്ഞു, മൂന്നാം അധ്യായത്തിലും പറഞ്ഞു, മമവത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന് പറഞ്ഞു. കസ്മാത് പുനഃകർണ നിയമേന തവൈവ വർമാനുവർത്തന്തേ. മനുഷ്യരെ എന്തുകൊണ്ട് നിന്റെ മാർഗത്തെ തന്നെ പിന്തുടരുന്നു? അന്യസ്യ ഉച്ചതി ചാതുർവർണ്ണിം ചാതുർവർണ്ണിം ചത്വാരൈവ വർണ്ണാഹ ചാതുർവർണ്ണിം മയാ ഈശ്വരേണ സൃഷ്ടം ഉത്പാദിതം. ചാതുർവർണ്ണിയം, ചതുർവർണം, അതിനെ തന്നെയാണ് ചാതുർവർണ്ണിയം എന്ന് പറയുന്നത്. ചാതുർവർണ്ണിയം ചത്വാരൈവ വർണ്ണാഹ, നാല് വർണ്ണങ്ങൾ. ചത്വാര വർണ്ണയേവ ചാതുർവർണ്ണ്യം, അതായത് ചതുർവർണ്ണ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന മറ്റൊരു ശബ്ദം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ അവിടെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. ചത്വാര വർണ്ണാഹ ചാതുർവർണ്ണ്യം. നാല് വർണ്ണങ്ങൾ എന്നേ അർത്ഥം. നാല് വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ നാല് വർണ്ണത്തിലും പെട്ട മനുഷ്യൻ. ഇപ്പൊ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർണ്ണത്തിലും പെട്ട മനുഷ്യർ. അല്ലാതെ ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അധികമായ അർത്ഥം വരുന്നില്ല. ചതുർവർണ്ണം എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. അത് കാണിക്കാനാണ് ചത്വാര ഏവ വർണ്ണ ചാതുർവർണ്ണ്യം. ചതുർവർണ്ണത്തിൽ നിന്നും എൻ്റെ വ്യാകരണത്തിൻ്റെ നിയമം അനുസരിച്ച് സ്വാർത്ഥപ്രത്യം എന്ന് പറയും. അതായത് ഒരു പ്രകൃതിയുടെ അർത്ഥ വ്യത്യാസം വരാതെ ഒരു ശബ്ദത്തിന് രൂപ വ്യത്യാസം വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യുത്പത്തിയാണ് ഇവിടെ ചത്വാരയ വർണ്ണാഹ ചാതുർവർണ്ണ്യം എന്ന് പ്രത്യേകിച്ച് വ്യാഖ്യാനിച്ച്. എന്നുവെച്ചാൽ നാല് വർണ്ണത്തിലും പെട്ട മനുഷ്യർ എന്നുള്ള അർത്ഥം എവിടെയുള്ളൂ? മയ ഈശ്വരേണ സൃഷ്ടം, ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സർവ ജീവജാലങ്ങളും സമ്പൂർണ്ണ പ്രപഞ്ചവും ഈശ്വര സൃഷ്ടമാണ്. അതിൽ പറയുന്നു, ഈ പറയുന്ന നാല് വർണ്ണത്തിലും പെട്ട മനുഷ്യർ ഈ ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഉത്പാദിതം. അതിന് പ്രമാണമായി പറയുന്നു, ബ്രാഹ്മണോസ്യ മുഖം ആസി ഇത്യാദി ശ്രുതേഹി. ഇർക്കിലും യജസ്സിലും എല്ലാം വരുന്നുണ്ട് മന്ത്രങ്ങൾ. ബ്രാഹ്മണൻ, ആ വിരാട് പുരുഷന്റെ മുഖമാണ് ബ്രാഹ്മണൻ. ഭാവക്കൾ ക്ഷത്രിയനാണ്, ഒരു വൈശ്യനാണ്, പാദം ശൂദ്രനാണ്. അപ്പോൾ ആ വിരാട് സങ്കല്പത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഈ വർണ്ണത്തെ സങ്കല്പിക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ആ നാല് വർണ്ണത്തിലും പെട്ടിരിക്കുന്ന മനുഷ്യർ ഞാൻ സൃഷ്ടിക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ആ വർണ്ണ വിഭാഗം എങ്ങനെ വന്നു? പറയുന്നു, ഗുണ കർമ്മ വിഭാഗശഃ, ഗുണവിഭാഗശഃ കർമ്മവിഭാഗശസ്റ്റ. ഗുണവിഭാഗത്തെ അനുസരിച്ച്, എന്നുവെച്ചാൽ ഗുണഭേദത്തെ അനുസരിച്ചും കർമ്മഭേദത്തെ അനുസരിച്ചുമാണ് ഈ സൃഷ്ടി എന്നർത്ഥം. ഈ സൃഷ്ടി നാല് വിഭാഗങ്ങൾ വന്നത് ഗുണവിഭാഗമനുസരിച്ചും കർമ്മവിഭാഗമനുസരിച്ചും. ഇനി ബ്രാഹ്മണ കർമ്മങ്ങളെക്കുറിച്ച്, ക്ഷത്രിയ കർമ്മങ്ങളെക്കുറിച്ചും വൈശ്യകർമ്മങ്ങളെക്കുറിച്ചും, അവരുടെ ബ്രഹ്മകർമ്മ സ്വഭാവജം, ക്ഷത്രകർമ്മ സ്വഭാവജം എന്നിങ്ങനെ ഓരോരുത്തരുടെയും സമ ദമ തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവർ ബ്രാഹ്മണരാണ്. ശൗര്യൻ തേജു ധൃതി ദക്ഷ വിദ്യേജാപ്യബലായനം ഇങ്ങനെ പറയുന്നത്. കൃഷി ഗൗരക്ഷ വാണിജ്യം, പിന്നെ സേവ, ഈ തരത്തിലുള്ള കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന സത്വരജസ്തമ ഗുണങ്ങൾ. ഈ ഗുണങ്ങളും ആ ഗുണങ്ങൾക്കനുസരിച്ച് വരുന്ന കർമ്മങ്ങളും അനുസരിച്ച് ഈ നാല് വർണ്ണത്തിലും പെട്ട മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഗുണകർമ്മവിഭാഗശ, ഗുണവിഭാഗശ കർമ്മവിഭാഗശ, ഗുണവിഭാഗം അനുസരിച്ചും കർമ്മവിഭാഗം അനുസരിച്ചും. ഗുണാഹ സത്വരജസ്തമാംസി, അല്ല ഗുണങ്ങൾ ഏതാണെന്ന് പറയുന്നത്? സത്വൻ രജസ് തമസ്. ഇതുകൊണ്ടാണ് സ്വഭാവജം എന്നിനി പറയുന്നത്. അത് സ്വഭാവേന ഉള്ളതാണ്, സഹജമായിട്ടുള്ളതാണ് ഈ ഗുണങ്ങൾ. ആ ഗുണങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ ആ ഗുണങ്ങൾക്കനുസരിച്ച് തിരിക്കാം. അത് തന്നെ പറയുന്നു, തത്ര സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമോ ദമസ്ത വൈത്യാദീ കർമാണി. അല്ലെ, സത്വപ്രധാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ, സത്വഗുണപ്രധാനിയായിരിക്കുന്ന ബ്രാഹ്മണന്റെ കർമ്മങ്ങളെന്ന് പറയുന്ന എന്താണ്? ശമം, ദമം, തപസ്, സ്വാധ്യായം തുടങ്ങിയ കാര്യങ്ങൾ, അത് കർമ്മങ്ങൾ. അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു വ്യക്തി ജനിക്കുമ്പം തന്നെ അയാളുടെ ഗുണം ഏകദേശം തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ജന്മസിദ്ധമായി തന്നെ ഇരിക്കുന്നു ഗുണങ്ങൾ. അപ്പോൾ സത്വപ്രധാനിയായിരിക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും അയാൾ ആ തൻ്റെ ഗുണത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയിലേക്ക് തിരിയുന്നു. സാത്വികമായ കർമ്മങ്ങൾ ഏർപ്പെടുന്നു. ആ സാത്വികമായ കർമ്മങ്ങളാണ് സമന്തമം തപസ് എന്നിങ്ങനെ പറഞ്ഞത്. ഇത്യാദി കർമ്മമാണ്. സത്വ ഉപസർജന രജപ്രധാന ശിക്ഷത്രേ. സത്വം ഉപസർജനം എന്ന് വെച്ചാൽ സത്വം ഗൗണമായിരിക്കും, മുഖ്യമല്ലാതിരിക്കും. രജപ്രധാനസ്യ രജസ് പ്രധാനമായിരിക്കും. ഇപ്പൊ രജോഗുണം പ്രധാനമായിരിക്കും, അവിടെ സത്വം കുറവായിരിക്കും. അല്ലെങ്കിൽ രജസ് സത്വത്തെ കീഴ്പ്പെടുത്തിയിരിക്കും എന്നും പറയാം. എന്തുകൊണ്ട്? ഒരിക്കലും ഒരു ഗുണത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒക്കത്തില്ല. പ്രകൃതി എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടിച്ചേർന്നാണ്. സത്വവും രജസ്സും തമസും കൂടിച്ചേർന്നാണ് പ്രകൃതി. ആ പ്രകൃതിയിൽ ഒരു സ്ഥലത്തും ഒരു ഗുണത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏത് സമയവും ഗുണം മാറിക്കൊണ്ടേയിരിക്കും. ഗുണത്തിൻ്റെ പ്രതിസംഗ്രഹം പരസ്പരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു ഗുണം മുഖ്യമായിരിക്കും, മറ്റു രണ്ട് ഗുണങ്ങൾ അതിന് കീഴ്പ്പെട്ടിരിക്കും. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ബ്രാഹ്മണന് സത്വം പ്രധാനമായിരിക്കും, രജസ് അവിടെ താഴ്ന്നിരിക്കും. സത്വം രജസിനെ കീഴ്പ്പെടുത്തിയിരിക്കും. മറിച്ച് ക്ഷത്രിയനിൽ സത്വോപസർജന രജപ്രധാന, അവിടെ സത്വം പിന്നെ രജസ് കീഴ്പ്പെടുത്തിയിരിക്കും ക്ഷത്രിയസ്യ. ആ ക്ഷത്രിയൻ എന്താണ്? ശൗര്യ തേജ പ്രഭൃതിയിനി കർമ്മമാണ്. ശൗര്യം തേജസ് തുടങ്ങിയ കർമ്മങ്ങളാണ് അവരിൽ കാണുന്നത് ക്ഷത്രിയൻ. ഇനി വൈശ്യനാണെങ്കിലോ തമ ഉപസർജന രജപ്രധാനസ്യ വൈശ്യസ്യ കൃഷ്യാധീനി. വൈശ്യന് തമസ് അവിടെ രജസ്സിന് കീഴ്പ്പെട്ടിരിക്കും, സത്വവും കീഴ്പ്പെട്ടിരിക്കും. മുഖ്യമായിരിക്കുന്നത് രജസ്സാണ്. പക്ഷേ രജസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അവിടെ തമസ്സായിരിക്കും, സത്വമല്ല. ക്ഷത്രിയനാണെങ്കിൽ രജസ്സിനോട് ചേർന്ന് സത്വം നിൽക്കുന്നു. രജസ്സിന് പ്രാധാന്യം, അതിനോട് തൊട്ടു താഴെ നിൽക്കുന്ന സത്വമാണ്. ഇവിടെ അങ്ങനെയല്ല, രജസ് പ്രധാനമായിരിക്കുന്നു, അതിന് തൊട്ടു താഴെ നിൽക്കുന്ന തമസ്, അതിനും താഴെയായിരിക്കും സത്വം. അതുകൊണ്ട് തമ ഉപസർജന തമസ് ഗുണമായി രജസ് പ്രധാനമായിട്ടുള്ള വൈശ്യന് കൃഷ്യാധീന കർമ്മമാണ്, കൃഷി തുടങ്ങിയ കർമ്മങ്ങൾ. ഇനി രജ ഉപസർജന തമപ്രധാന ശൂദ്രസ്യ ശുശ്രൂഷ ഏവ കർമ്മ. രജസ് എന്നെ തമസ് കീഴ്പ്പെടുത്തിയിരിക്കും. ഏറ്റവും കൂടുതൽ തമസ്, അതിൽ കുറവ് രജസ്, അതിലും താഴെ ഇരിക്കുന്ന സത്വം. അങ്ങനെ വരുമ്പോൾ തമസിന് പ്രാധാന്യം വരികയും രജസ് അതിൽ താഴെ ഇരിക്കുകയും അതിലും താഴ്ന്ന് സത്വം ഇരിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരുന്നു? അതാണ് ശൂദ്രൻ. അങ്ങനെയുള്ള ശൂദ്രന് ശുശ്രൂഷ ഏവ കർമ്മ. ശുശ്രൂഷ മറ്റ് വർണ്ണങ്ങളുടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വർണ്ണങ്ങളുടെ ശുശ്രൂഷ ആണ് കർമ്മം. ഇത്യേവം ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണിം മയാ സൃഷ്ടം ഇത്യർത്ഥ. ഈ ഗുണകർമ്മ വിഭാഗം അനുസരിച്ച് ഇവിടെ ഗുണങ്ങളെ പറഞ്ഞു, കർമ്മത്തെയും പറഞ്ഞു. ബ്രാഹ്മണന്റെ കർമ്മം എന്ന് പറയുന്നത് ശമദമാദികളാണ്. ക്ഷത്രിയന്റെ കർമ്മം ശൗര്യ തേജസ് മറ്റുമാണ്. വൈശ്യന്റെ കർമ്മം കൃഷി വാണിജ്യം മറ്റുമാണ്. ശൂദ്രന്റെ കർമ്മം സേവ മാത്രം. അങ്ങനെയുള്ള കർമ്മമനുസരിച്ചും ആ ഗുണങ്ങൾക്കനുസരിച്ചും ചാതുർവർണ്ണിയും ഈ നാല് വർണ്ണങ്ങളെയും, നാല് വർണ്ണത്തിലും പെട്ട മനുഷ്യർ ആണ് നാല് വർണ്ണം എന്ന് ഉദ്ദേശിക്കുന്നു. അത് മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഇവിടെ പറയുന്ന ഈ ചാതുർവർണ്ണ്യവും നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന നമ്മുടെ നാട്ടിൽ നടപ്പിലിരിക്കുന്ന ജാതിയും അത് രണ്ടും രണ്ടാണ്. അത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ പറയുന്ന ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായി പറഞ്ഞു, അത് ഒന്ന് മുഖ്യമായിട്ട് ഗുണം. അപ്പോൾ ഗുണമെന്ന് പറയുന്നത് മനുഷ്യന് ജന്മനാൾ തന്നെ വരുന്ന ഒന്നാണ്, അവന്റെ പ്രകൃതിയാണ്, അവന്റെ അന്ധകരണത്തിന്റെ പ്രകൃതിയാണത്, അവന്റെ സ്വഭാവമാണ്. അത് വ്യക്തിയിൽ ജന്മനാ തന്നെ വരും. ആ ഗുണത്തിനനുസരിച്ചായിരിക്കും ബാഹ്യമായ പ്രവൃത്തികൾ. ആന്തരികമായിരിക്കുന്ന അന്ധകരണത്തിന്റെ ആ സ്വഭാവ വിശേഷമാണ് ഗുണമെന്ന് പറയുന്നത്. അതിനനുസരിച്ച് ആ വ്യക്തിയിൽ ബാഹ്യമായ പ്രവൃത്തികളും കാണും. അപ്പൊ ഇത് ഓരോ വ്യക്തിയിലും ഇരിക്കുന്നതാണ്. അത് തന്നെ ഒരു വ്യക്തിയിൽ ഈ പറയുന്ന ഗുണവും ഈ പറയുന്ന കർമ്മങ്ങളും തന്നെ അവസ്ഥകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. അങ്ങനെയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ പൊതുവായ ഗുണവും പൊതുവായ കർമ്മവും അനുസരിച്ച് ആ വ്യക്തിയെ ഈ പറയുന്ന നാല് വർണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുത്താം. അത് കൃത്യമായിട്ടൊരു വ്യക്തി ഈ ഗുണവും കർമ്മവും അനുസരിച്ച് മാത്രം നോക്കി അയാൾ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നു, ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നു, വൈശ്യ വിഭാഗത്തിൽപ്പെടുന്നു, ശൂദ്ര വിഭാഗത്തിൽപ്പെടുന്നു എന്ന് തീരുമാനിക്കുക പ്രയാസമാണ്. ഇതൊരു കേവലം താത്വികമായ ഒരു വിശകലനത്തിന് മാത്രമേ ഇത് ഉപകരിക്കൂ. അല്ലാതെ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് ഈ പറയുന്ന വിഭാഗം വർണ്ണവിഭാഗം ശരിയാകത്തില്ല. ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്കൊരാളിന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊന്നും വേർതിരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? കാരണം ഗുണങ്ങൾ ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ഒരു വ്യക്തിയിൽ തന്നെ ചിലപ്പോൾ സത്വത്തിന് പ്രാധാന്യം വരും. പ്രകൃതി സദാ പരിണാമിയാണ്, ക്ഷണപരിണാമിയാണ് പ്രകൃതി. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ സത്വം അധികരിച്ചു നിൽക്കും, അതേ വ്യക്തിയിൽ തന്നെ ചിലപ്പോൾ തമസ്സും അധികരിച്ചു വരും. രാവിലെ സത്വമാണെങ്കിൽ ഉച്ചയാകുമ്പോൾ തമസാകും, വൈകുന്നേരമാകുമ്പോൾ വീണ്ടും രജസാകും. ഇതൊക്കെ മനുഷ്യന് നമ്മൾ പറയാറുണ്ടല്ലോ, സ്ഥിരമായ സ്വഭാവം എൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സമയം ഒരു വ്യക്തിയിൽ ബ്രാഹ്മണന്റെ ഗുണങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ക്ഷത്രിയന്റെ ഗുണങ്ങൾ കാണും. ഇതൊക്കെയാണ് നമ്മൾ ലോകത്ത് കാണുന്നത്. ചിലപ്പോൾ വൈശ്യന്റെ സ്വഭാവം കാണിക്കും, ചിലപ്പോൾ ബ്രാഹ്മണൻ തന്നെ ശൂദ്രന്റെ സ്വഭാവം കാണിക്കും, ഈ ബ്രാഹ്മണ ഗുണമുള്ളവൻ തന്നെ. അപ്പോൾ ഇത് വച്ച് നമുക്ക് ഒരാളെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇയാൾ ബ്രാഹ്മണനാണോ ഇയാൾ ക്ഷത്രിയനാണോ എന്ന് പറയുക പ്രയാസമാണ്. പിന്നെ ഒരു ആളെ സംബന്ധിച്ച് നമുക്ക് പറയാമെന്നുള്ള ഇത്രയാണ്, ഇയാൾ ഈ സമയത്ത് ഇത്ര മണിവരെ ബ്രാഹ്മണനായിരുന്നു, ഇപ്പോൾ ഇയാൾ ശൂദ്രനാണ്, ഇനി ഇത്ര സമയം വരെ ഇയാൾ ഇങ്ങനെ ആയിരിക്കും. കാരണം ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം അവരുടെ ഗുണത്തിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിലും അത് പ്രവൃത്തികൾക്കും മറ്റും സാഹചര്യങ്ങളും മറ്റും സ്വാധീനിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാളുടെ ഗുണമനുസരിച്ചുള്ള പ്രവൃത്തി അത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും ഗുണത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചും പ്രവൃത്തികൾ വരും. അതുകൊണ്ടൊരു ഒരു ജീവന്റെ ഒരു താത്വികമായ വിശകലനത്തിന് ഈ പറയുന്ന രീതിയിൽ അവന് ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് എന്ന് പൊതുവേ പറയാം. പക്ഷേ നിഷ്കർഷിച്ചൊരാളെ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് വൈശ്യനാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതൊരിക്കലും സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ഒരിക്കലും നിലനിൽക്കാത്ത ഒരു താത്വിക വിശകലനത്തിന് മാത്രമേ ഇത് ഉപകരിക്കത്തുള്ളൂ. ഒരു സമൂഹ വ്യവസ്ഥിതി എന്നുള്ള നിലയ്ക്ക് ഈ ഗീത ഉപദേശിക്കുന്ന കാലഘട്ടത്തിലും പഴയ കാലത്തിലും എല്ലാം നിലനിന്നിരുന്ന എന്താണ്? അത് ഓരോ ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ കുലങ്ങൾ. ഒരു കുലത്തിൽ ജനിച്ചവർ ബ്രാഹ്മണൻ, മറ്റൊരു കുലത്തിൽ ജനിച്ചവൻ ക്ഷത്രിയൻ, വേറൊരു കുലത്തിൽ ജനിച്ചവൻ വൈശ്യൻ, മറ്റൊരു കുലത്തിൽ ജനിക്കുന്നവൻ ശൂദ്രൻ. അതാണ് ഇവിടെ നിലനിന്നിരുന്ന വർണ്ണ വ്യവസ്ഥ. അതിലും എങ്ങനെ ഒരു കുലത്തിൽ ജനിക്കുന്ന എല്ലാവരും ഈ പറയുന്ന കർമ്മങ്ങളനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കത്തില്ല. അല്ലെങ്കിലും പൊതുവേ ആ കുലത്തിനൊരു പേര് കൊടുക്കും. ഇത് ബ്രാഹ്മണ കുലമാണ്, ക്ഷത്രിയ കുലമാണ്, വൈശ്യ കുലമാണ് എന്ന് പേര് കൊടുത്തിട്ട് ആ കുലത്തിൽപ്പെട്ടവരെ ആ പേരിട്ട് വിളിച്ചിരുന്നു. ഇതാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്ന കാലഘട്ടത്തും പിൽക്കാലത്തും നമ്മുടെ ഈ സ്ഥലത്ത് ഭാരതത്തിന് നിലനിന്നിരുന്ന വാസ്തവത്തിലുള്ള ഭരണവ്യവസ്ഥ. അതാണ്, അത് ജന്മം കൊണ്ടാണ് തീരുമാനിക്കപ്പെട്ടിരുന്നത്. പക്ഷേ താത്വികമായി ഇതിനൊരു വിശകലനം വേണം. ആ താത്വികമായി വിശകലനം ചെയ്യുമ്പോൾ അത് ഒരു കുലത്തിലോ ഒരു ഗോത്രത്തിലോ അല്ല, ഓരോ വ്യക്തിയിലും ഓരോ വ്യക്തിയിലും വന്നിട്ട് ആ വ്യക്തി ആരാണെന്ന് തീരുമാനിക്കുക. ബ്രാഹ്മണനാണോ ക്ഷത്രിയാണോ വൈശ്യനാണോ, ആ രീതിയിൽ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിശകലനം വരുന്നത്. അല്ല, സമൂഹത്തിൻ്റെ ഭാഗമായി കുലമായും ഗോത്രമായും ഒക്കെ മനുഷ്യൻ തിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ ഈ ഗുണവും കർമ്മവും നോക്കിയിട്ടായിരുന്നില്ല പഴയകാലത്തും ഏതു കാലത്തും ഈ വർണ്ണത്തെ നിശ്ചയിച്ചിരുന്നു. അത് ഒരു കുലത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാലും അവരുടെ ഗുണം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കർമ്മം അനുസരിച്ച് ഒരിക്കലും അവരെ ഈ പറയുന്ന വർണ്ണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോണാചാര്യരുടെ ജോലി യുദ്ധമായിരുന്നു, ക്ഷത്രിയ കർമ്മമാണ്. പക്ഷേ ദ്രോണരെ കുറിച്ച് പറയുമ്പോഴെല്ലാം ബ്രാഹ്മണനായിട്ട് പറയുന്നു. അപ്പോൾ കർമ്മം അനുസരിച്ചല്ല, അല്ലെങ്കിൽ ഗുണമനുസരിച്ചല്ല ചെയ്തിരുന്നു. വിദുരൻ ജ്ഞാനിയായിരുന്നു, ശമതമാദികളെല്ലാം ഉള്ള ആളായിരുന്നു. പക്ഷേ വിദുരനെ കുറിച്ച് പറയുന്നിടത്തന്നെ ശൂദ്രനായിട്ട് പറയുന്നു. അപ്പോൾ അത് ജന്മമനുസരിച്ച് കുലമനുസരിച്ച് അങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഈ വർണ്ണവ്യവസ്ഥ നിലനിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഈ വർണ്ണത്തെക്കുറിച്ച് ചർച്ച വരുന്നിടത്ത് പല ഭാഗങ്ങളിലും അതെങ്ങനെ തീരുമാനിക്കണം, ജന്മം കൊണ്ട് തീരുമാനിക്കുമോ അതോ ഗുണകർമ്മങ്ങളനുസരിച്ച് വർണ്ണത്തെ തീരുമാനിക്കണം എന്നുള്ള ചർച്ച വരുമ്പോൾ രണ്ടും വരും. ചില ഭാഗങ്ങളിൽ പറയും ഇത് ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കണം, ഗുണകർമ്മങ്ങളനുസരിച്ച് തീരുമാനിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. എന്തുകൊണ്ട്? കാരണം ഗുണകർമ്മങ്ങളനുസരിച്ച് ഒരു സമൂഹത്തെ നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. ഒരു സമൂഹത്തിന് അത് പ്രായോഗികമല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന കുലത്തിൽ ജനിച്ചവരെല്ലാം ബ്രാഹ്മണൻ, ഇന്ന കുലത്തിൽ ജനിച്ചവൻ ക്ഷത്രിയൻ, അങ്ങനെയാണെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നെ ഓരോ വ്യക്തികളെ വേർതിരിച്ചെടുത്തിട്ട് ആ വ്യക്തിയിൽ എന്ത് ഗുണമാണോ ഏറിയിരിക്കുന്നത് അതനുസരിച്ച് ഏത് കുലത്തിൽ ജനിച്ചവനായാലും അവനെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ ഗുണമനുസരിച്ച് തീരുമാനിക്കാം. അങ്ങനെ വരുന്ന വിഭാഗങ്ങളും മഹാഭാരതത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷം പഴയകാലം മുതലേ ഉള്ളു. അതായത് ജന്മം കൊണ്ട് വർണ്ണത്തെ നിശ്ചയിക്കണമോ അതോ അവൻ്റെ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടും നിശ്ചയിക്കണമോ, ഇത് പഴയകാലം മുതലേ ഉള്ള ഒരു വിവാദമാണ്, ഒരു വാഗ്വാദമാണ്. അതിന് രണ്ട് തരത്തിലാണ്. സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് എപ്പോഴെല്ലാം ഈ വർണ്ണങ്ങൾ നിശ്ചയിക്കേണ്ടി വരുന്നുണ്ടോ അപ്പോഴെല്ലാം ജന്മം കൊണ്ട് തന്നെയാണ് പഴയ കാലങ്ങളിലെല്ലാം ഈ ബ്രാഹ്മണത്വാദികളെ നിർവചിച്ചിരുന്നത്. അപ്പോൾ ആ ജന്മം കൊണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനും ഈ പറയുന്ന ശമതമാദികൾ ഇല്ലെങ്കിലും ശരി അവനെ ബ്രാഹ്മണൻ എന്ന് തന്നെ വിളിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിലും മറ്റും എഴുതുന്നത് പോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എഴുതുന്നത് പോലെയാണ് പണ്ട് എഴുതിയിരുന്നത്. അത് എന്താണ്? അതൊരു ജാതി പേരായിട്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. ഇത് തന്നെയായിരുന്നു ഒരു വ്യവസ്ഥിതി എന്ന നിലയ്ക്ക് ഭാരതത്തിൽ ഏത് കാലത്തും നിലനിന്നിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ സമൂഹത്തിൽ നിന്നൊരു വ്യക്തിയെ അടർത്തിയെടുത്ത് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ, ഈ വ്യക്തി ഗുണവും കർമ്മവും അനുസരിച്ച് വിശകലനം ചെയ്യുമ്പോൾ അവിടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ബ്രാഹ്മണനെ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ പല സ്ഥലങ്ങളിലും വരുമ്പോൾ പറയും അവൻ ശൂദ്രകുലത്തിൽ ജനിച്ചവനാണെങ്കിലും അവൻ ബ്രാഹ്മണനാണ് എന്ന് പറയും. എന്നുവെച്ചാൽ ആദ്യം അവൻ്റെ കുലത്തെ അംഗീകരിക്കുന്നു, അവൻ ജനിച്ചിരിക്കുന്ന ശൂദ്രകുലത്തിലാണ്, പക്ഷെ അവൻ ബ്രാഹ്മണനാണ്. എന്തുകൊണ്ട്? അവനിൽ ബ്രാഹ്മണന്റേതായ ഗുണവും കർമ്മവും കാണുന്നു, അതുകൊണ്ട് അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം. എന്നാലും ആദ്യം പറയും എന്താണ്, അവൻ ശൂദ്രനാണ്, പക്ഷെ അവനെ തൽക്കാലം അവനൊരു പ്രമോഷൻ കൊടുക്കാം, ബ്രാഹ്മണനായിട്ടെന്ന് പറയും. അതാണ് ഈ വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള മത്സരം നമ്മൾ പുരാണത്തിൽ കാണും. വിശ്വാമിത്രൻ ബ്രാഹ്മണനാവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ച അവസാനം വിശ്വാമിത്രനെ വസിഷ്ഠൻ ബ്രാഹ്മൺ എന്ന് വിളിച്ചു എന്ന് പറയുന്ന ഒരു കഥ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ആദ്യം വിശ്വാമിത്രനെ ക്ഷത്രിയനായി അംഗീകരിച്ചുകൊണ്ട് ആ ഗുണവും കർമ്മവും വന്നതുകൊണ്ട് വിശ്വാമിത്രനെ ഒടുവിൽ ബ്രാഹ്മണനാക്കി. അപ്പോൾ ഈ രീതിയിലാണ് പ്രധാനമായും ആ സമൂഹ വ്യവസ്ഥയുടെ ഭാഗമായി അങ്ങനെ കണക്കാക്കുമ്പോൾ അവിടെ ജന്മമനുസരിച്ചാണ് തീരുമാനിച്ചിരുന്നത്, അല്ല ഗുണകർമ്മങ്ങളനുസരിച്ചല്ല. വ്യക്തികളെ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഏത് കുലത്തിൽ അല്ലെങ്കിൽ ഏത് ഗോത്രത്തിൽ ജനിച്ചവനായാലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ഇതായിരുന്നു വാസ്തവത്തിലൂടെ നിലനിന്നിരുന്നത്. അപ്പോൾ അതിൽ പിന്നീട് ദോഷങ്ങളുണ്ടായത് ഈ അധ്യയനം അധ്യാപനം പോലെയുള്ള കർമ്മങ്ങൾ ബ്രാഹ്മണന്റെ കർമ്മമായിട്ട് വേർതിരിച്ച് നിർത്തിയപ്പോൾ ബ്രാഹ്മണന് മാത്രം വിദ്യയ്ക്ക് അധികാരം വന്നു. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവൻ, അതിന് പ്രാധാന്യം വന്നു. അപ്പോൾ അധ്യാപനം അധ്യയനം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യൻ മൂന്ന് കുലത്തിൽപ്പെട്ടവർക്ക് അധ്യയനമാകാം, പക്ഷെ അധ്യാപനം ബ്രാഹ്മണന് മാത്രമേ ആകാവൂ, പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കി, ചിലരുടെ സ്വാർത്ഥത കൊണ്ട് ചിലരങ്ങനെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ വ്യവസ്ഥയിൽപ്പെട്ട സമൂഹത്തിൽ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആ സമൂഹത്തിലെ എല്ലാ ഗുണങ്ങളുടെയും ഭോക്താക്കളായി ഒരു വിഭാഗം മാത്രം മാറി. അങ്ങനെയാണ് ഈ വർണ്ണവ്യവസ്ഥ അത് പതിച്ചത്. മറ്റുള്ളവർക്കൊന്നും ഇതിൻ്റെ ഗുണങ്ങൾക്കൊന്നും അവകാശമില്ല എന്ന രീതിയിലേക്ക് ഇതൊരുപാട് അധപ്പതിച്ചു പോയി. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അധപതനത്തിന് കാരണമായത്, ഭാരതത്തിൻ്റെ അധപതനത്തിന് കാരണമായത്, ഭാരതത്തിൻ്റെ വിദേശ ആധിപത്യത്തിന് കാരണമായതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട ചില സ്വാർത്ഥമതികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് സ്മൃതികളും ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കി അതിൽ ഒരുപാട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തു സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അതൊരുപാട് ദോഷം ചെയ്തു. ഈ സംസ്കാരത്തെ നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഈ ഭാരതത്തിലെ ജനതയെ പല തട്ടുകളായി തിരിച്ചു നിർത്തി, പല വിഭാഗങ്ങളായി ഒരു കാലഘട്ടത്തിലും ഭാവിയിലും ഒരിക്കലും ഒരു രൂപത്തിൽ മനുഷ്യരെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതിനെ വിഭജിച്ചു കളഞ്ഞു. അത് ചിലരുടെ സ്വാർത്ഥതയാണ്. ഇതിനകത്ത് ഒരുപാട് കൃത്രിമത്വങ്ങൾ കലർത്തിയാണ്. സ്വാഭാവികമായിട്ടും പഴയ കാലത്ത് ഇന്നും അങ്ങനെ തന്നെയാണ്. അവരുടെ കർമ്മങ്ങളനുസരിച്ച് മനുഷ്യർ ഓരോ വിഭാഗങ്ങളായി, അത് ഒരു മനുഷ്യവംശത്തിൻ്റെ വളർച്ചയിൽ ഓരോ ദേശങ്ങൾക്കും കാലത്തിനും അനുസരിച്ച് സ്വാഭാവികമായി സംഭവിക്കുന്ന പരിണാമങ്ങളാണിതെല്ലാം. മനുഷ്യൻ ഗോത്രങ്ങളായി കുലങ്ങളായി എല്ലാം വേർതിരിയുന്നത് അത് ആ മനുഷ്യവംശത്തിൻ്റെ പുരോഗതിയുടെ ഒരു ഭാഗമാണ്. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിൽ സ്വാർത്ഥതയുള്ള മനുഷ്യർ പ്രത്യേകമായ നിയമങ്ങൾ എഴുതിയുണ്ടാക്കി അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അങ്ങനെ വന്നപ്പോൾ ബ്രാഹ്മണന് സർവശ്രേഷ്ഠത വന്നു, ക്ഷത്രിയന് അതിൽ കുറച്ച്, വൈശ്യന് അതിൽ കുറഞ്ഞു, ശൂദ്രൻ അതിൽ കുറഞ്ഞു, ഇതിനോടൊന്നും അടുക്കാൻ വയ്യാത്ത വർണ്ണ ബാഹ്യന്മാരെന്ന് പറഞ്ഞു നൂറുകണക്കിന് വിഭാഗങ്ങൾ വേറെയും ഉണ്ടായി. അത് ഈ വർണ്ണത്തിലൊന്നും പെടുന്നവരല്ല, അതാണ് ഭൂരിപക്ഷം. വർണ്ണത്തിൽ പെടുന്നത് ന്യൂനപക്ഷവും വർണ്ണത്തിന് പുറത്തുള്ളവർ ഭൂരിപക്ഷമായി ഭാരതത്തിൽ. അപ്പം അതെല്ലാം ചില സ്വാർത്ഥർ മനഃപൂർവ്വം ചെയ്തു വെച്ചാണ്. അപ്പം സഹജമായി സ്വാഭാവികമായി വന്ന മനുഷ്യൻ്റെ ഈ വളർച്ചയുടെ ഭാഗമായി വന്ന ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കൃത്രിമമായ പല സമ്പ്രദായങ്ങളും എഴുതിയുണ്ടാക്കി, മനുഷ്യൻ്റെ ഇടയിൽ ഉച്ചനീചത്വങ്ങളും മറ്റും ഉണ്ടാക്കി ഭാരതത്തെ നശിപ്പിച്ചു. അങ്ങനെ ചെയ്തത് ഒരു വിഭാഗം സ്വാർത്ഥത ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വർണ്ണവ്യവസ്ഥയെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഭാഗക്കാർ വാദിക്കും ഇതെല്ലാം ജന്മം കൊണ്ട് മാത്രം സിദ്ധമാകുന്ന ഒന്നാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് ആ പറയുന്ന സ്വാർത്ഥതയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നിഷേധിക്കുന്നവർ പറയുമല്ല, ഇത് കർമ്മം കൊണ്ടാണ് എന്ന് പറയും. അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവാദം പഴയകാലം പോലെയാണ്. അതുകൊണ്ട് ബ്രാഹ്മണത്വവാദികൾ ജന്മം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നൊരു പ്രധാനമായ ദോഷം, ജന്മം കൊണ്ട് തന്നെ ഒരാൾ, അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വൻ ബ്രാഹ്മണനാകുകയാണെങ്കിൽ ആ കുലത്തിൽ ജനിക്കുന്ന എല്ലാവരിലും ഈ ശമദമാദി ഗുണങ്ങളും കാണേണ്ടതാണ്. അപ്പം അങ്ങനെ കാണുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഗുണകർമ്മ വിഭാഗശ എന്നാണ്. ബ്രാഹ്മണ വർണ്ണത്തെ നിർണ്ണയിക്കുന്ന ഗുണകർമ്മ വിഭാഗം അനുസരിച്ചാണ്. അത് ജന്മം കൊണ്ട് തന്നെ ആണെങ്കിൽ ആ കുലത്തിൽ ജനിക്കുന്ന എല്ലാവരിലും ഈ പറയുന്ന ശമദമാദികൾ കാണും. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ലേശം പോലും കാണുന്നില്ല. ഇന്ന് ശമദമാദികൾ ഏത് കുലത്തിൽ ജനിക്കുന്ന ഏത് വ്യക്തിയിലും കാണാം. അപ്പോൾ ഒരു കാരണവശാലും താത്വികമായിട്ട് ബ്രാഹ്മണാദികളെ ജന്മം കൊണ്ട് നിർണ്ണയിക്കാൻ സാധ്യമേയല്ല. കുലങ്ങളുണ്ട്, അത് ശരിയാണ്. പക്ഷേ അത് വെറും ഗോത്രങ്ങളും കുലങ്ങളും മാത്രമാണ്. ഇവിടെ പറയുന്ന താത്വികമായ ഒരു വിശകലനം, ഇവിടെ തന്നെ പറയുന്നത് എന്താണ്? ഭാഷ്യകാരൻ തന്നെ പല ഭാഗങ്ങളിലും പറയും ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥ പോലും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മോക്ഷത്തിന് വേണ്ടിയാണ് ഈ വ്യവസ്ഥയെങ്കിൽ ഒരു വ്യക്തിയെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ഒക്കെ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ ആധ്യാത്മിക സാധനയുടെ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആധ്യാത്മികമായ അയാളുടെ വളർച്ചയെ കാണിക്കുന്നതാണ് ഈ ഓരോ അവസ്ഥകൾ. ഇപ്പോൾ ബ്രാഹ്മണത്വ ഗുണമുള്ളവൻ, അയാൾ ശമദമാദി സമ്പന്നനായിരിക്കുന്ന ഒരാൾ, അയാൾ യഥാർത്ഥ മുമുക്ഷുവായിരിക്കും. അയാൾ ആധ്യാത്മികമായി ഉയർന്ന നിലയിൽ നിൽക്കുക. അപ്പോൾ ക്ഷത്രിയനാണ്, ശൗര്യം തേജസ്സോടുകൂടിയൊക്കെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ അയാൾ അത്ര ഉയർന്നെത്തിയിട്ടില്ല. അയാളുടെ ശമദമാദി ഗുണങ്ങളില്ല. എന്നുവെച്ചാൽ അയാൾ കർമ്മയോഗത്തിന് അധികാരിയാണ്. ആ കർമ്മയോഗത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്നു. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ വൈശ്യനായാലും ശൂദ്രനായാലും കർമ്മയോഗത്തിൻ്റെ പല തലങ്ങളിൽ നിൽക്കുന്നവരാണ്. ശമം ദമം എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായ ത്യാഗത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ വർണ്ണ വ്യവസ്ഥ അതുപോലെ തന്നെയാണ് ആശ്രമ വ്യവസ്ഥയും. ആശ്രമ വ്യവസ്ഥയും ശരിക്കും പുരുഷാർത്ഥ സാധകമായിട്ടാണ് അതിനെയും പറയുന്നത്. വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത് പുരുഷാർത്ഥത്തെ സാധിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർണ്ണവ്യവസ്ഥയും ആശ്രമവ്യവസ്ഥയും കുറിച്ചിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് അടുത്ത് നിൽക്കുന്നവനാണ് ബ്രാഹ്മണൻ. അതിൽ നിന്ന് ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ ക്രമത്തിൽ വരുമ്പോൾ ആ പുരുഷാർത്ഥത്തിൽ നിന്ന് അത് ധർമ്മ അർത്ഥകാമങ്ങളിലേക്ക് മാറി വരുന്നു, പിന്നിലേക്ക് വരുന്നു. അതുതന്നെയാണ് ആശ്രമത്തിലും വരുന്നത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ശമദമാദികൾ പൂർണ്ണമായി. അത് മോക്ഷത്തിനോട്, പരമപുരുഷാർത്ഥത്തിനോട്, മോക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്നു. ഈ രീതിയിലാണ് ഈ വർണ്ണവ്യവസ്ഥയും ആശ്രമവ്യവസ്ഥയും സംബന്ധിച്ചുള്ള കൽപ്പന പഴയകാലത്തുണ്ടായിരുന്നു. അത് പുരുഷാർത്ഥവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, പ്രത്യേകിച്ചും പരമപുരുഷാർത്ഥമായ മോക്ഷവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം മോക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്നവരെല്ലാം ബ്രാഹ്മണർ. അതിനോട് അകന്നകന്ന് പോകുന്നതനുസരിച്ച് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം ഉണ്ടാകും. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർ വർണ്ണബാഹ്യന്മാർ. എന്നുവെച്ചാൽ യാതൊരു തരത്തിലുള്ള ആചാര വിചാരങ്ങളും ഇല്ലാതെ, ധർമാധർമ്മ ചിന്തയില്ലാതെ, ശുദ്ധി അശുദ്ധി ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ, അങ്ങനെ ഒരു ചിന്തയില്ലാതെ ജീവിക്കുന്നവർ വർണ്ണബാഹ്യന്മാർ. അവരെയാണ് ചണ്ഡാളനെന്നും മറ്റും പറയുന്നത്. മറിച്ച് ഇത്തരമൊരു വ്യവസ്ഥയിലേക്ക് വന്ന് ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ സന്മനസ്സുള്ളവർ, പുരുഷാർത്ഥത്തെ അംഗീകരിക്കുന്നു. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ അംഗീകരിക്കുന്നവരാണ് ഈ നാല് വർണ്ണത്തിലും പെട്ടിരിക്കുന്നവർ. ധർമ്മശാസ്ത്രങ്ങളെന്ന് പറയുന്നതും എല്ലാ സ്ഥലത്തും അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് ഗ്രഹിക്കത്തില്ല. ശ്രദ്ധയില്ലാത്തവനോട്, കേൾക്കാൻ താല്പര്യമില്ലാത്തവനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ വർണ്ണവ്യവസ്ഥയിൽ പെടുന്ന മനുഷ്യനോടാണ്. അല്ലാത്തവനോട് ഇത് ഉപദേശിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല, കാരണം അവനത് കേൾക്കത്തില്ല, അതിനെ തിരസ്കരിക്കും, അതിനെ നിന്ദിക്കും. വ്യോമാം അഭ്യസിക്കുക, ഇവിടെ പല ഭാഗങ്ങളിലും പറയും. ഇത് പറയുന്നവനെ നിന്ദിക്കുന്നവരുണ്ട്. പുരുഷാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപദേശിക്കുന്നവനെ നിന്ദിക്കുന്നവനുണ്ട്. അങ്ങനെയുള്ളവനോട് ഇത് പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെയുള്ളവനോട് പറയാം. എപ്പോഴാണോ അവൻ്റെ പൂർവ്വ പുണ്യം കൊണ്ട് ഏതെങ്കിലും സമയത്ത് അവനിത് കേൾക്കുന്നതിന് തയ്യാറായി വരുമ്പോൾ അവനോട് പറയാം. അപ്പോൾ ഇതിന് കേൾക്കാൻ തയ്യാറല്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അവസാനം ഗീതയിലും പറയും. അപ്പോൾ ഈ ഇത് കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഈ വർണ്ണവ്യവസ്ഥയിൽപ്പെടുന്നവർ, ഈ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ. ഇവിടുത്താണ് ഇത് പറയാൻ പറ്റിയത്. അതിനപ്പുറമുള്ളവരടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങനെ നിർണയിക്കും? അവൻ്റെ ഗുണമനുസരിച്ചും അവൻ്റെ പ്രവൃത്തി അനുസരിച്ചും നിർണയിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളിലും ഈ വർണ്ണവ്യവസ്ഥ പുരുഷാർത്ഥ സാധകമാണ്, ആശ്രമ വ്യവസ്ഥ പുരുഷാർത്ഥ സാധകമാണ്. ഈ ആശ്രമ നിയമങ്ങളും ഈ പറയുന്ന വർണ്ണങ്ങളിൽപ്പെട്ടവർക്കേ പാലിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതുപോലെ മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ വർണ്ണവുമില്ല, ആശ്രമവുമില്ല, അവിടെ ധർമ്മവുമില്ല, ധർമ്മശാസ്ത്രങ്ങൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. അതുപോലെ ഇതിൽ പെടാത്ത മനുഷ്യരും അവരുടെ ഇടയിൽ ഈ പ്രാകൃതരായ അസംസ്കൃതരായ ജനങ്ങൾ, അവർ വർണ്ണബാഹ്യന്മാർ. മറ്റുള്ളവർ ഇതെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ, പുരുഷാർത്ഥത്തെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർ, വർണ്ണത്തിൽപ്പെട്ടവർ എന്നിങ്ങനെയുള്ള ഈ നിർവചനം, ഈ കൽപ്പനയെല്ലാം ഒരു സമൂഹത്തിലെ ഗോത്രങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് ഏത് സമൂഹത്തിലെയും വ്യക്തികൾ ഉദ്ദേശിച്ചിട്ടാണ്. വ്യക്തികളിലെ ഇത് നിലനിൽക്കത്തുള്ളൂ. അതിൽ തന്നെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എന്ത് വരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് നമ്മളൊരാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളിൽ തന്നെ ചിലപ്പോൾ അയാൾ ശൂദ്രനാകുന്നത് കാണാം. എന്നിട്ട് ആ സ്വഭാവം കാണിക്കും, ചിലപ്പോൾ വൈശ്യ സ്വഭാവം കാണിക്കും, ചിലപ്പോൾ ക്ഷത്രിയ സ്വഭാവം കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ അവിടെയും നമുക്ക് നിർണ്ണയിക്കാൻ പ്രയാസം വരും, ഇയാൾ ബ്രാഹ്മണനാണോ. പിന്നെ ഏറിയ സമയം കൂടിയ ഗുണം ഏതാണോ പ്രകടമാകുന്നത്, അതനുസരിച്ച് ഒരാളിനെ നമുക്ക് ബ്രാഹ്മണനാണെന്ന് പറയാം. എന്തിനങ്ങനെ തരംതിരിക്കേണ്ടി വരുന്നു? തരംതിരിക്കേണ്ടി വരുന്നത് അയാളുടെ ആധ്യാത്മികമായ അവസ്ഥയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ ആധ്യാത്മികമായ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗം വേണ്ടി വരുന്നത്. അല്ല, സമൂഹത്തിലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. സമൂഹത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ കുലങ്ങൾ പഴയ കാലത്ത് നിലനിന്നിരുന്ന ആ കുലവ്യവസ്ഥ അത് തന്നെ മതിയാകും. പക്ഷെ അതിൽ വരുന്ന ദൂഷ്യങ്ങളെ പരിഹരിക്കും. അതുകൊണ്ടൊരു കുലത്തിന് മറ്റു കുലങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേക മേന്മ, എന്തെങ്കിലും ശ്രേഷ്ഠത അത് അവകാശപ്പെടാനില്ല. അതൊന്നും ഇവിടെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ഒരു അവകാശങ്ങൾ കൊടുത്തിട്ടില്ല. അതെല്ലാം ഓരോരുത്തരും നേടിയെടുത്തതാണ്. അവകാശങ്ങളെല്ലാം കൃത്രിമമായി സ്വാർത്ഥത കൊണ്ട് നേടിയെടുത്തതാണ്. ഇവിടെ അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് പുരുഷാർത്ഥത്തിന് സാധകമായിട്ട് വ്യക്തികളിൽ കാണുന്ന ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം ഇതൊക്കെയാണ് അവരെ ഉദ്ദേശിച്ചാണ് ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നത്. അവരെ ഉദ്ദേശിച്ചാണ് മോക്ഷ സാധനകൾ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നു ഈ ചാതുർവർണ്ണ്യം എന്നാൽ ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കും, ചാതുർവർണ്ണ്യം ഭഗവാൻ സൃഷ്ടിച്ചെങ്കിൽ ബാക്കിയുള്ള മനുഷ്യരെ ഭഗവാനല്ലേ സൃഷ്ടിച്ചത്, അവരെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ബാക്കിയുള്ള പ്രാണികളെയും മനുഷ്യനാണല്ലോ സൃഷ്ടിച്ചത്, ഈ ചാതുർവർണ്ണ്യം എന്നെന്തുകൊണ്ട് പറയുന്നു? ഇവിടെ പറയുന്നത് ശാസ്ത്രത്തിന് അധികാരിയായിട്ടുള്ളവർ, ഉപദേശത്തിന് അധികാരിയായിട്ടുള്ളവരെ കുറിച്ച് പറയുകയാണ്. ബാക്കിയുള്ളവരതിന് അധികാരികളല്ല, അവരിത് സ്വീകരിക്കാൻ തയ്യാറുള്ളവരല്ല. ഇവിടെ ഇപ്പം ഉപദേശിക്കുകയാണ്, ജ്ഞാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും എല്ലാം പറയുന്നു. അപ്പം ഇത് കേൾക്കാനും അനുഷ്ഠിക്കാനും തയ്യാറായിട്ടുള്ള മനുഷ്യർ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്രകരണമാണ് ഇത്, ഒരു ഭാഗമാണ്. അവിടെ ഈ നാല് വർണ്ണങ്ങളിലുള്ളവരെ മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. കാരണം ഇവർ മാത്രമേ പുരുഷാർത്ഥങ്ങളെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ധർമ്മ അധർമ്മ വിവേകത്തോടുകൂടി ധർമ്മബോധത്തോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഉപദേശം. അതുകൊണ്ട് പറയുന്നു, ഈ നാല് വർണ്ണങ്ങളെയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ഈ പറയുന്ന ഉപദേശങ്ങളെ കേൾക്കണം, അത് സ്വീകരിക്കണം. അവരിലാണെന്തെങ്കിലും ഈ ഉപദേശങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ആ മാറ്റവും മുഖ്യമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഇത് അധ്യാത്മശാസ്ത്രമാണ്. ഗീത എന്ന് പറയുന്നത് മുഖ്യമാണ്, അധ്യാത്മമാണ് ഇവിടുത്തെ വിഷയം ചർച്ച ചെയ്യുന്നത്. അധ്യാത്മത്തെ ചർച്ച ചെയ്യുന്നിടത്ത് എല്ലായിടത്തും അധികാരി ചിന്ത വരും. ആരാണ് ഇതിന് അധികാരി? ആദ്യം അധികാരിയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പിന്നെ ഉപദേശിക്കുന്നത്. ഇവിടെ അധികാരികളായി നിൽക്കുന്നവരാണ് ഈ നാല് വർണ്ണത്തിനും പെട്ടവർ. അവർക്കാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അധികാരിയാണ്, സാധന ചതുഷ്ടയ സമ്പന്നനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അവർക്ക് സ്വയം അവരുടെ സ്വയം ബോധത്തിന് വേണ്ടിയിട്ട് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം തൻ്റെ അവസ്ഥ സ്വയം മനസ്സിലാക്കി, ഓരോരുത്തരും ഏതാണ് ത്യജിക്കേണ്ടത് ഏതാണ് ഗ്രഹിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഗ്രാഹ്യത്യാജ്യ വിവേചനത്തോടുകൂടി ആ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഈ ഗുണകർമ്മ വിഭാഗമനുസരിച്ചുള്ള വർണ്ണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇത് ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ് എന്നിങ്ങനെ മറ്റ് സൃഷ്ടികളെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങൾ അതിനെക്കുറിച്ചും പറയും ഇനി വരുന്ന ഭാഗങ്ങൾ. പക്ഷെ ഇവിടെ മുഖ്യമായും ആധ്യാത്മിക സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്ന ഗുണകർമ്മ വിഭാഗങ്ങൾ. അല്ലാതെ ഇവിടെ ഇത് ഈ വർണ്ണം അത് ജന്മം കൊണ്ടാണോ കർമ്മം കൊണ്ടാണോ അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല. അതുപോലെ തന്നെ വർണ്ണവും ജാതിയും, ജാതി വേറെയാണ് വർണ്ണം വേറെയാണ്. സാധാരണ കുലമനുസരിച്ച് വർണ്ണങ്ങളെ പറയുമ്പോൾ അത് ജാതിയാവും, വ്യക്തിക്കനുസരിച്ച് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പറയുമ്പോൾ മാത്രമേ അത് വർണ്ണമാകുന്നുള്ളൂ. ഇപ്പം ബ്രാഹ്മണൻ എന്ന് പറയുന്നു, അത് വാസ്തവത്തിലുള്ളത് തന്നെയാണ്. ഒരു കുലത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കുലം അനാദിയായി തന്നെ ഇവിടെ നിലനിൽക്കുന്നതാണ്. അതിൽ ജനിക്കുന്ന മനുഷ്യരെല്ലാം ബ്രാഹ്മണനെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ്, ഇവിടെ പറയുന്ന വർണ്ണമല്ല, ചാതുർവർണ്ണി അല്ല ഇവിടെ പറയുന്നത്. അതൊരു ജാതിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് അതെങ്ങനെയാണ് വ്യാവഹാരികമായി ലോകത്ത് നിലനിൽക്കുന്നതാണ്. ഓരോ ഗോത്രങ്ങളായിട്ട് മനുഷ്യർ ആദ്യകാലം പോലെ ഇങ്ങനെ വേർപിരിഞ്ഞ് നിന്നിരുന്നു, അത് വേറെയാണ് വിഷയം. ആ വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ വ്യക്തികളാണ്. അതാണ് നമ്മൾ അത് ഈ പറയുന്ന ഏത് കുലത്തിലും കാണാം. ഈ ബ്രാഹ്മണൻ്റെതായ ഗുണങ്ങളനുസരിച്ചുള്ള വ്യക്തികൾ ഈ പറയുന്ന ബ്രാഹ്മണ ജാതിയിലും ക്ഷത്രിയ ജാതിയിലും വൈശ്യജാതിയിലും എല്ലാം കാണും. ഇതിന് ചേരാത്തവരും ഇതിന് ചേരുന്നവരും കാണും. ക്ഷത്രിയകുലത്തിൽ ജനിക്കുന്ന എല്ലാവരും ശൗര്യ തേജസ്സുകളോടുകൂടി ഉള്ളവരല്ല. ഒരു കാലത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഒരു കാലത്ത് സംഭവിക്കത്തുമില്ല. പിന്നെ അവിടെയും കാണും എന്താണ്, ശമദമാദികളോടുകൂടിയ ബ്രാഹ്മണന്മാരവിടെ കാണും. അത് വൈശ്യകുലത്തിലും കാണും, ശൂദ്രകുലത്തിലും കാണും. അപ്പോൾ ജാതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏത് ജാതിയിലും ഈ പറയുന്ന എല്ലാവരും കാണും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പഴയകാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതിനാണ് ദ്രോണരുടെയും വിദുരുടെയും മറ്റും നമ്മൾ ഉദാഹരണം പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ക്ഷത്രിയൻ്റെതായ ധർമ്മം യുദ്ധേജാപ്യ പലായനം, യുദ്ധത്തിൽ പിന്തിരിയാതെ യുദ്ധം ചെയ്യുക, രാജ്യരക്ഷയ്ക്ക് വേണ്ടി ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ശത്രുവിനോട് പോരാടുക. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയിലുള്ളവരല്ല അത് ചെയ്യുന്നത്, ഏത് ജാതിയിൽപ്പെട്ടവരും ഏത് കുലത്തിൽപ്പെട്ടവരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഒരിക്കലും ഇവിടെ പറയുന്ന ഈ വർണ്ണം നമ്മൾ നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥയല്ല. ആ ജാതിയുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിനെ തന്നെ ഇതിപ്പോ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഇതിനെ തന്നെ തിരിച്ച് വ്യാഖ്യാനിച്ചിട്ട് ഇത് തന്നെയാണ് ജാതി, ഇത് തന്നെയാണ് പുരാതനമായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അത് അങ്ങനെ ചില താല്പര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജന്മനാ തന്നെ ഓരോരുത്തരും ഉൾപ്പെടുന്ന കുലങ്ങളെക്കുറിച്ചാണ്, ജാതികളെക്കുറിച്ചാണ്, അല്ലാതെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഇതല്ല എന്ന് ഇതിൻ്റെ തന്നെ വ്യാഖ്യാനങ്ങളിൽ വലിയ പണ്ഡിതന്മാർ സമർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ സമർത്ഥിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണ്. കാരണം അങ്ങനെ സമർത്ഥിച്ചു കഴിഞ്ഞാൽ ചില ഗുണങ്ങൾ ഗുണഭോക്താക്കളായി തീരാം സമൂഹത്തിൽ എന്നുദ്ദേശിച്ച് ചില സ്വാർത്ഥർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉപനിഷത്തുകളിലും മറ്റ് ഭാഗങ്ങളിലും ഭാഷ്യത്തിൽ പോലും പല ഭാഗങ്ങളിലും വരുന്ന കാഴ്ചപ്പാടനുസരിച്ച് നോക്കുകയാണെങ്കിൽ, കാരണം ഭാഷ്യകാരൻ മരണത്തെക്കുറിച്ചോ ആശ്രമത്തെക്കുറിച്ചോ പറയുന്നിടത്തന്നെ ഒരു കാര്യം പറയും, ഇതെല്ലാം ഈ വർണ്ണവും വ്യവസ്ഥയും പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് സാധകമാണ്, മോക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ നിർണയിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യക്തികളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒന്നായിരിക്കും. അല്ലാതെ ഒരിക്കലും അതിന് ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. തച്ചയിതം ചാതുർവർണ്ണ്യം നാന്യേഷു ലോകേഷു. ഈ ചാതുർവർണ്ണ്യം നാല് ഗുണങ്ങളിലും പെട്ട മനുഷ്യര് പിന്നെ അന്യേഷ ലോകേഷു, മനുഷ്യലോകത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റു ലോകങ്ങളിൽ കാണുന്നില്ല. എന്തുകൊണ്ട്? ദേവന്മാരെല്ലാം അവർ സത്വഗുണപ്രധാനികളാണ്, അതുകൊണ്ട് അവരുടെ ഇടയിലൊന്നും ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതോ മനുഷ്യലോകേ ഇതി വിശേഷണം. അതുകൊണ്ടാണ് മനുഷ്യലോകയെ നേരത്തെയും പറഞ്ഞു. എന്താണ് കർമ്മം കൊണ്ട് എളുപ്പസിദ്ധി ഉണ്ടാകുന്നത് മനുഷ്യലോകത്തിലാണെന്ന് പറഞ്ഞു. ഹന്തതർഹി ചാതുർവർണ്ണ്യ സർഗാദേഹി കർമ്മണ കർത്തൃത്വ തദ്ഫലേന യുജ്യസി അതോ നത്വ നിത്യമുക്തോ നിത്യീശ്വരശ്ചൈതി. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അവിടെ പറയുന്നു, ഈ നാല് വർണ്ണത്തെയും സൃഷ്ടിച്ചത് ഭഗവാനാണെന്ന് പറഞ്ഞു. നാല് തരത്തിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു സമൂഹത്തിൽ, കാണുന്നുണ്ട് സൃഷ്ടിച്ചത് ഭഗവാനാണ്. അവർക്ക് വേണ്ടിയിട്ട് ശാസ്ത്രത്തെ ഉപദേശിച്ചു. അങ്ങനെ സൃഷ്ടിയിൽ സമത്വം കാണുന്നില്ല. എന്തുകൊണ്ട്? ചിലടത്ത് ശമതമാതി സദ്ഗുണങ്ങൾ കാണുന്നു, ചിലടത്ത് തമസ് കാണുന്നു, ചിലടത്ത് ശൗര്യം തേജസ് തുടങ്ങിയ രജോ ഗുണങ്ങൾ കാണുന്നു. അപ്പോൾ ഗുണവൈഷമ്യം അത് സൃഷ്ടി കാണുന്നുണ്ട്. സൃഷ്ടികർത്താവ് സമമായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, ഗുണങ്ങളിൽ വ്യത്യാസം കാണുന്നതുകൊണ്ട് വ്യക്തികളിലും വ്യത്യാസം കാണുന്നു. അപ്പോൾ ഈ ഒരു വൈഷമ്യം കാണുന്നതുകൊണ്ട് അത്തരം ഒരു വൈഷമ്യം സൃഷ്ടിച്ചയാളിലും കാണും, അങ്ങനെ സൃഷ്ടിച്ച ആളുടെ മനസ്സിലും കാണും. സൃഷ്ടിയെക്കുറിച്ച് ആ സൃഷ്ടിച്ച ആളിനൊരു സങ്കല്പം കാണും. ആ സങ്കല്പത്തിൽ എന്തുവരുന്നു? ഈ സൃഷ്ടിയിലുള്ള നന്മ തിന്മകളുടെ സങ്കല്പങ്ങളും കാണും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിൽ വരുന്ന ദോഷങ്ങൾ സൃഷ്ടാവിനും വരും. അതാണ് ചാതുർവർണ്ണി സർഗാദേഹി കർമ്മണ. ചാതുർവർണ്ണ്യ സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങൾ, കർത്തൃത്വം അതിന്റെ കർത്താവായ ഈശ്വരൻ, തദ്ഫലേന യുജ്യസി അപ്പോ ആ കർമ്മഫലം ഈശ്വരന് വരും. ആ കർമ്മത്തിൽ വരുന്ന ഗുണദോഷങ്ങളെല്ലാം ഈശ്വരനും വരും. അതുനത്വം നിത്യമുക്തവും നിത്യീശ്വര. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സൃഷ്ടികർത്താവിനെ എങ്ങനെ നിത്യമുക്തനായ സർവശക്തനായ ഈശ്വരനായി എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഉച്ചരെ പറയുന്നു, യദ്യപി മായാസ്യം വ്യവഹാരേണ തസ്യ കർമ്മണ കർത്താരമപി സ്വന്തം മാം പരമാർത്ഥതോ വിദ്യ കർത്താരം. പറയുന്നു, മായാസം വ്യവഹാരേണ, ഇതെല്ലാം എന്താണ്? പ്രകൃതിം സ്വാം അധിഷ്ഠായ, നേരത്തെ പറഞ്ഞല്ലോ, എന്റെ പ്രകൃതിയായിരിക്കുന്ന മായയെ ആശ്രയിച്ചുകൊണ്ട്, മായ കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്, സംവ്യവഹാരമാണ്, മായയെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈശ്വരന്റെ. ആ വൈഷമ്യങ്ങളെല്ലാം മായയിലുള്ളതാണ്, ഈശ്വരനല്ല. തസ്യ കർമ്മണ കർത്താരമപി, മായയെ ആശ്രയിച്ചുകൊണ്ടാണ് എന്നെ കർത്താവായി ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. മായാമുക്തനായി ചിന്തിച്ചാൽ എന്താണ്? ഞാൻ കർത്താവല്ല, എന്നിൽ കർത്തൃത്വമില്ല. മാം പരമാർത്ഥതോ വിദ്യ കർത്താരം, പരമാർത്ഥത്തിൽ എന്റെ സ്വരൂപത്തിലെന്താണ്? സൃഷ്ടിയൊന്നും നടക്കുന്നില്ല. അത് അകർത്താവാണോ എന്നാണ്. അപ്പോൾ അവിടെ ആ തത്വത്തെ പറയുകയാണ്, സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. സൃഷ്ടിയെയും സൃഷ്ടികർത്താവിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ്? മായയാണ്, അനിർവചനീയമായിരിക്കുന്ന പ്രകൃതിയാണ്. അപ്പോൾ എന്തെല്ലാം അതിൽ ഗുണദോഷങ്ങളുണ്ടല്ലോ അതെല്ലാം ആ പ്രകൃതിയിൽ ഒതുങ്ങി നിൽക്കുന്നു, അതൊന്നും ആ സൃഷ്ടികർത്താവിനെ സ്പർശിക്കുന്നേയില്ല. അത് ഏവ അവ്യയം അസംസാരണം ചമാം വിധി. അതുകൊണ്ട് തന്നെ എന്താണ് അവ്യയം? യാതൊരു ന്യൂനതയും പറ്റാത്തവനാണ് ഞാൻ. സൃഷ്ടി കൊണ്ട് യാതൊരു ന്യൂനതയും സൃഷ്ടികർത്താവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കും എന്താണ്, ഈശ്വരൻ പലപ്പോഴും ഈ ജീവന്മാർക്ക് ക്രൂരമായ അനുഭവങ്ങളുണ്ടാകുന്നു, ജീവന്മാർക്ക് പലപ്പോഴും വളരെ ദുഃഖിക്കേണ്ടി വരുന്നു, അപ്പോൾ സർവത്തിനും കാരണക്കാരൻ കർത്താവ് സൃഷ്ടികർത്താവ് ഈശ്വരനാണെങ്കിൽ ഈശ്വരനെ ഒരു ക്രൂരനെന്ന് പറയേണ്ടി വരുമല്ലോ. കാരണം ജീവന്മാർ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, അനുഭവിക്കുന്നതിന് കാരണക്കാരനായിരിക്കുന്ന ആ ഈശ്വരൻ എന്താണ് സാധാരണ മനുഷ്യൻ കാണുന്നത് പോലെ ഒരു ക്രൂരബുദ്ധി ഈശ്വരനും വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ അത്തരത്തിലുള്ള ഒന്നിൽ എങ്ങനെ ഈശ്വരൻ എന്നുള്ള ഒരു പവിത്രമായ സങ്കല്പം എങ്ങനെ നിലനിൽക്കും? ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. അതിന് സമാധാനമായിട്ടാണ് ഇവിടെ പറയുന്നത്, ഈശ്വരൻ എന്താണ് സദാ നിത്യശുദ്ധ മുക്തനായി തന്നെ ഇരിക്കുന്നു. മായാശക്തിയാണ് ഈ സൃഷ്ടിക്ക് ഉപാദാന കാരണമായിരിക്കുന്നത്. ആ മായാശക്തിയിൽ നിന്നാണ് ഈ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗുണദോഷങ്ങളെല്ലാം ആ ശക്തിയിലാണ്, അല്ലാതെ ഈശ്വരനല്ല. അതുകൊണ്ട് താൻ സൃഷ്ടികർത്താവായി ഇരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ സ്വയം അകർത്താവായും ഇരിക്കുന്നു. എപ്പോഴാണ് ഈശ്വരനെ സൃഷ്ടിയുടെ കർത്താവായി സങ്കല്പിക്കുന്നത്? അതേസമയം തന്നെ ഈശ്വരനെ അകർത്താവായും സങ്കല്പിക്കണം. ഈശ്വരന്റെ ശുദ്ധസ്വരൂപത്തിൽ സൃഷ്ടി സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിയുടെ ഗുണദോഷങ്ങളൊന്നും ഈശ്വരനെ സ്പർശിക്കുന്നേ ഇല്ല എന്നാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിയിലുള്ള വൈഷമ്യം, അതായത് ഏറ്റക്കുറച്ച്, ഇതിന് ഒരിക്കലും ഈശ്വരൻ ഉത്തരവാദിയല്ല. അതിന് ഉത്തരവാദിയായിരിക്കുന്ന എന്താണ്? ഈ മായയാണ്. എന്തുകൊണ്ട് മായ അതിന് ഉത്തരവാദിയായി? കാരണം മായ എന്ന് പറയുന്നത് സത്വരജസ്തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളോടുകൂടിയതാണ്. ആ ഗുണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ ഗുണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതുകൊണ്ട് ആ ഏറ്റക്കുറച്ചിലുകളിൽ ആ ഗുണകാര്യങ്ങളായിരിക്കുന്ന എല്ലാ സൃഷ്ടികളും കാണും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളിലും ഈ ചാതുർവർണ്ണയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞു ഈ ചാതുർവർണ്ണ്യം മനുഷ്യലോകത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്ന ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, പരമപുരുഷാർത്ഥത്തിന് മോക്ഷത്തിന് ഉപകരിക്കുന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതായ അല്ലെങ്കിൽ താത്വികമായി വിശകലനം ചെയ്യപ്പെടുന്നതായ ഈ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചാതുർവർണ്ണ്യം ആണ് മനുഷ്യലോകത്തിൽ. പക്ഷെ ഈ ചാതുർവർണ്ണത്തെക്കുറിച്ച് മറ്റ് ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്. എങ്ങനെ? ഇപ്പം ഇവിടെ പറയും വൃക്ഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പക്ഷി മൃഗാദികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഓരോന്നിനും മൃഗങ്ങളിലുമുണ്ട് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ അതിനെ വേർതിരിക്കുന്നു. ഓരോ ശാസ്ത്രങ്ങളും നമ്മൾ പഴയകാലത്ത് പൂർവികന്മാരുണ്ടായിട്ടുള്ള ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ അതിലെല്ലാം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിഷവൈദ്യം, സർപ്പങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പറയും ബ്രാഹ്മണ സർപ്പമുണ്ട്, ശൂദ്ര സർപ്പമുണ്ട്, സർപ്പങ്ങളിലുണ്ട്. അതുപോലെ വൃക്ഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അവിടെ പറയും വൃക്ഷായുർവേദം, അവിടെ പറയും എന്താണ് ബ്രാഹ്മണ വൃക്ഷങ്ങളുണ്ട്, താമസികമായ ശൂദ്ര വൃക്ഷങ്ങളുണ്ട്, അങ്ങനെ പറയും. എന്തിനും മണ്ണിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാത്വികമായ മണ്ണുണ്ട്, അതായത് ബ്രാഹ്മണ സ്വഭാവത്തിന് മണ്ണുണ്ട്. ശില്പിയുടെ ശാസ്ത്രത്തിൽ പാറയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശില്പികൾ, നമ്മുടെ ബ്രാഹ്മണ സ്വഭാവമുള്ള പാറകളുണ്ട്, ശൂദ്ര സ്വഭാവമുള്ള പാറയുണ്ട്, അങ്ങനെ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ, ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ഘടകത്തെക്കുറിച്ച് ചർച്ച ചെയ്താലും അവിടെയെല്ലാം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെയുള്ള ഭേദമുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നുണ്ട് എന്നുകൊണ്ട്, കാരണം ഇത് പറഞ്ഞല്ലോ ഇത് അധ്യാത്മശാസ്ത്രത്തിന്റെ പ്രകടനമായതുകൊണ്ട് മോക്ഷത്തിന് ഉപകരിക്കുന്നതായ ചാതുർവർണ്ണയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ളതൊന്നും അവിടെയൊന്നും അവയൊന്നും മോക്ഷാധികാരികളല്ല. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള ഒരു ചർച്ച ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നു മനുഷ്യലോകത്തിൽ ധർമ്മ നീതിശാസ്ത്രങ്ങൾക്കെല്ലാം അധ്യാത്മശാസ്ത്രത്തിനെല്ലാം അധികാരിയായിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യരിൽ ഈ നാല് വർണ്ണങ്ങളിലും മനുഷ്യനെ പെടുത്താം, വ്യക്തികളെ പെടുത്താം. ആ വ്യക്തിയെ കുറിച്ച് കൂടെ ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇവിടെ പറയും ആരാണ് കർമ്മയോഗത്തിന് അധികാരി, ആരാണ് ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരി. അതുകൊണ്ട് ഇവിടെ പറയും, ആ താത്വികമായ വിശകലനത്തിൽ പറയും, കുലവിഭജനമനുസരിച്ചല്ല പറയും, ബ്രാഹ്മണനാണ് സന്യാസത്തിന് അധികാരി എന്ന് പറയും. വൈശ്യനും ക്ഷത്രിയനും ശൂദ്രനൊന്നും സന്യാസത്തിന് അധികാരിയല്ല എന്ന് പറയും. എന്തുകൊണ്ട്? ഈ പറയുന്ന ശമധമാദി ഗുണങ്ങളുള്ളവനാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനെന്നുള്ള അർത്ഥത്തിലല്ല, അവനെ സന്യാസത്തിന് അധികാരിയുള്ളൂ. ശമധമാദികളില്ലാത്തവന് സന്യാസം സാധ്യമല്ല. അതിന് പിന്നിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം നിൽക്കുന്ന എവിടെയാണ്? രജസ്സും തമസും കലർന്ന ഒരു തലത്തിലാണ്. അവരെ മൂന്നായിട്ട് തിരിച്ചു, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അവർ കർമാധികാരികളാണ്. ആ കർമാധികാരികളിൽ സാത്വികം ഏറി നിൽക്കുന്നതനുസരിച്ച്, ഏറി വരുന്നതിനനുസരിച്ച് അവർ കർമ്മയോഗത്തിന് അധികാരിയായി വരുന്നു. അതുകൊണ്ട് പറയും, എന്താണ് കർമ്മയോഗത്തിന് ക്ഷത്രിയനാണ് അധികാരി എന്ന് പറയും. എന്തുകൊണ്ട്? ആ ക്ഷത്രിയനിൽ രജസ്സുണ്ടെങ്കിലും അവിടെ സത്വം കൂടിയുണ്ട്. അപ്പോൾ രജസ്സിനോട് ചേർന്ന് സത്വം നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവന് കർമ്മയോഗത്തിന് അധികാരിയാണ്, കാരണം രജസ്സുമുണ്ട് സത്വമുണ്ട് എന്നർത്ഥം. അതേസമയം ശൂദ്രനാണെങ്കിൽ അവൻ കേവല കർമ്മത്തിനെ അധികാരിയാവുന്നുള്ളൂ. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ സാത്വികമായ ബോധം വരുന്നില്ല, അവന് കേവലമായി കർമ്മം ചെയ്യാം. അപ്പോൾ അത് അവന് കേവല കർമാധികാരിയായി. അതിൽ നിന്ന് തന്നെ അവൻ പുരോഗമിക്കുന്നതനുസരിച്ച്, അവന് രജസ് വർദ്ധിക്കുന്നതനുസരിച്ച് അവൻ വിശിഷ്ടമായ കർമ്മത്തിന് അധികാരിയും വരുന്നു, വൈശ്യഭാവത്തിലേക്ക് വരുന്നു. അവിടെ തന്നെ അവൻ ഒന്നുകൂടി സത്വഗുണത്തെ ആർജിക്കുമ്പോൾ അവൻ ആ കർമ്മത്തെ തന്നെ കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നതിന് അധികാരിയായിത്തീരുന്നു. അത് ഒരു താത്വികമായ ചിന്തയിലൂടെ വ്യക്തികളെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കിത് ഓരോ വ്യക്തിയിലും ഇത് കാണാം. ഒരു വ്യക്തിയിൽ തന്നെ ഇനി ഒന്ന് വരാം. ഒരു വ്യക്തിയിൽ തന്നെ ഈ പറയുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ ഒരു വ്യക്തിയിൽ തന്നെയുണ്ട്. എന്തുകൊണ്ട്? അയാളിൽ എപ്പോഴാണോ ശമധമാദി സ്വഭാവങ്ങൾ അധികരിച്ച് നിൽക്കുന്നത് അപ്പോൾ അവൻ ബ്രാഹ്മണനായിരിക്കും. എപ്പോഴാണോ അവനെ തമസ് പിടികൂടുന്നത്, പലപ്പോഴും തമസ് പിടികൂടി മന്ദതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്, അവൻ ശൂദ്ര സ്വഭാവത്തിലേക്ക് പോകുന്നു. എപ്പോഴാണോ അവൻ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ ക്ഷത്രിയ സ്വഭാവത്തിലേക്ക് വന്നു. അവൻ ആ കർമ്മത്തെ കൂടി ത്യജിച്ച് ആത്മനിഷ്ഠയിലേക്ക് ഇരിക്കുമ്പോൾ അവൻ തന്നെ ബ്രാഹ്മണ സ്വഭാവത്തിലേക്ക് വന്നു. ഈ രീതിയിൽ വ്യക്തിയിൽ തന്നെ നമുക്ക് ഒരു വ്യക്തി തന്നെ, ഒരു വ്യക്തിയുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ്, അവൻ ഇത് പലതും ആകുന്നുണ്ട്. അവൻ ബ്രാഹ്മണനാകുന്നുണ്ട്, ശൂദ്രനുമാകുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രായോഗികമായി കാണുന്നത്. ഇത് ആധ്യാത്മിക സാധകന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഗുണകർമ്മ വിഭാഗമാണ്. ശാസ്ത്രം പുരുഷാർത്ഥത്തിന് വേണ്ടി ഉപദേശിക്കുന്ന ഗുണകർമ്മ വിഭാഗം. അങ്ങനെയുള്ള ഈ ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ച് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, സൃഷ്ടികർത്താവായിരിക്കുന്ന ആ ഭഗവാനിൽ വാസ്തവത്തിൽ കർത്തൃത്വമില്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അസംസാരണം ച മാം വിദ്ധി എന്ന്. ഇനി ശ്ലോകത്തിൽ നോക്കുക, ഗുണകർമ്മ വിഭാഗശഃ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും ഭേദം അനുസരിച്ച് മയാ എന്നാൽ ചാതുർവർണ്യം നാല് വർണ്ണത്തിലുംപെട്ട മനുഷ്യരെയും സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടു. തസ്യ ആ ചാതുർവർണ്യ സൃഷ്ടിയുടെ കർത്താരം അഭി കർത്താവ് ആണെങ്കിലും മാം എന്നെ അകർത്താരം അമ്പിയം വിധി അകർത്താവായും അവ്യയമായും ന്യൂനതകളില്ലാത്തവനായും വിധി നീ മനസ്സിലാക്കൂ, അറിയൂ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരം അവ്യയം. ഓരോ വർണ്ണങ്ങളുടെയും കർമ്മങ്ങളെക്കുറിച്ചെല്ലാം നമ്മളിനി വിശദമായി ചർച്ച ചെയ്യും. അതുകൊണ്ടാണത് ഇവിടെ ചർച്ച ചെയ്യാത്തത്. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലി സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിന്ന സബദ്ധ്യതെ. യേഷാം തു കർമ്മണാം കർത്താരം മാം മന്യസി പരമാർത്ഥ തേഷാം അകർത്താ ഏവാഹം യതഃ. യേഷാം തു കർമ്മണാം കർത്താരം മാം മന്യസി, ഈ കർമ്മങ്ങളുടെ എല്ലാം കർത്താവായിട്ട് മാം മന്യസി എന്നെ കരുതുന്നു. പരമാർത്ഥ പരമാർത്ഥത്തിലോ തേഷാം അകർത്താവാഹം, ഞാൻ ഇതിൻ്റെ എല്ലാം അകർത്താവാണ്. വാസ്തവത്തിൽ ഇത്തരം ഇതിൻ്റെ ഒന്നും കർത്തൃത്വം എന്നിൽ ഇല്ല എന്നാണ്. ഇവിടെ എന്താണ്? ഞാൻ സൃഷ്ടിച്ചു, ഞാൻ ഇതിൻ്റെ അകർത്താവാണ് എന്നിങ്ങനെ പറയുന്നു. ഇതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഇവിടെ ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യരൂപത്തിൽ ഒരവതാര രൂപത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാനെന്നും എന്റെയെന്നും പറയുന്നത്. ഞാനെന്നും എന്റെയെന്നും പറയുന്നത് തന്റെ അവതാര സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഗീത ഉപദേശിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ചാതുർവർണ്ണ്യം, അതിന് മുമ്പും മനുഷ്യരുണ്ടായിരുന്നു. അപ്പോഴും ഇതെല്ലാം നടന്നിരുന്നു. അതാണ് അർജുനൻ നേരത്തെ ചോദിച്ചത്. അല്ല, നീ ഉപദേശിച്ചു, നീ സൃഷ്ടിച്ചു എന്നെല്ലാം പറഞ്ഞ എങ്ങനെ ശരിയാവും? അപ്പൊ അതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇവിടെ ഇപ്പൊ താൻ എന്ന് പറയുന്നത്? തന്റെ അവതാര രൂപത്തെ ഉദ്ദേശിച്ചിട്ടാണ്. താൻ തന്നെയാണ് ആദിയിൽ പരമാത്മാവായിരുന്ന് സർഗാദിയിൽ സൃഷ്ടിച്ചത്. ആ സർഗാദിയിലുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പല അവതാരങ്ങളും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ശ്രീകൃഷ്ണ രൂപത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ രൂപത്തിൽ നിൽക്കുന്ന ഈ ഞാൻ തന്നെയാണ് സൃഷ്ടിയുടെ ആദിയിൽ ഇതെല്ലാം ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച് ഇത്തരം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സൃഷ്ടി നടത്തി ഈ തത്വത്തെയെല്ലാം ഉപദേശിച്ചത് എന്ന് തന്റെ ഈ അവതാര സ്വരൂപത്തെ അർജുനന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമാം കർമാണി, നമാം താനി കർമാണി ലിംബന്തി, ആ കർമ്മങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല, കർമ്മങ്ങളൊന്നും എന്നെ ബന്ധിക്കുന്നില്ല എന്നർത്ഥം. സാധാരണ ജീവനെ കർമ്മങ്ങൾ, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനെ ബന്ധിക്കുന്നു. എങ്ങനെ? ആ കർമ്മങ്ങൾ അവനിൽ പുണ്യപാപങ്ങളെ ഉണ്ടാക്കുന്നു, ജന്മത്തെ ഉണ്ടാക്കുന്നു, മരണത്തെ ഉണ്ടാക്കുന്നു, ഇതെല്ലാം അവനിൽ സംഭവിപ്പിക്കുന്നു. പക്ഷേ മാം താനി കർമാണി ലിംബന്തി, ദേഹാദ്യാരംഭകത്വനെ എങ്ങനെ ബന്ധിക്കുന്നു എന്ന് കാണിച്ചാണ്. ഒരുവനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്കനുസരിച്ച് അവന് സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരം അനുസരിച്ച് ജന്മം ഉണ്ടാകുന്നതാണ് ദേഹാദ്യാരംഭകം. ദേഹാദികൾക്ക് അത് കാരണമായിത്തീരുന്നു. പക്ഷേ ഭഗവാനിൽ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അഹങ്കാര അഭാവ, അഹന്തയോടുകൂടി കർമ്മം ചെയ്യുന്നിടത്താണ് അന്ധകരണത്തിൽ അതിനനുസരിയായ സംസ്കാരം ഉണ്ടാകുന്നത്. അതനുസരിച്ചാണ് പിന്നീട് പ്രാരബ്ധം കൊണ്ട് ജന്മം ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ്? ഭഗവാൻ പ്രാരബ്ധമില്ല, ഭഗവാൻ അവതരിക്കുന്നത് പ്രാരബ്ധം കൊണ്ടല്ല. എന്തുകൊണ്ട്? പ്രാരബ്ധം ഉണ്ടാകണമെങ്കിൽ അവിടെ അഹന്ത വേണം. ഇവിടെ അഹങ്കാരഭാവ, ജീവനിൽ കാണുന്ന അഹന്ത ഈശ്വരനില്ല. സ്വേച്ഛയാ സ്വമായാശക്തി ഉപയോഗിച്ച് ഒരു ശരീരം സ്വീകരിച്ചതാണ് ശ്രീകൃഷ്ണ രൂപം എന്ന് പറയുന്നു. ആ കർമ്മങ്ങളൊന്നും എന്നെ ഒരിക്കലും ബന്ധിച്ചിട്ടില്ല. നജതേഷാം കർമ്മണ ഫലേഷും മേ മമ സ്പൃഹ കൃഷ്ണ. ആ ജീവന്റെ നിലയിൽ നിന്നുകൊണ്ട് ആ വ്യത്യാസത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എങ്ങനെയാണോ നിനക്ക് നിന്റെ കർമ്മങ്ങളോട് താല്പര്യം ഉണ്ടാകുന്നത്, യുദ്ധത്തോടും യുദ്ധത്തിന്റെ ഫലമായ സ്വർഗത്തോടും രാജ്യത്തോടും സുഖത്തോടും എല്ലാം നിനക്ക് താല്പര്യം ഉണ്ടാകുന്നത്, തേഷാം കർമ്മണാം ഫലേഷു മേ, ഈ ഞാൻ ചെയ്തിട്ടുള്ള ഈ സൃഷ്ടി കാര്യങ്ങളിൽ മമ സ്പൃഹ തൃഷ്ണ, അതൊരിക്കലും എന്നിലില്ല, അഹന്തയില്ല, അവിടെ തൃഷ്ണയുമില്ല. യേഷാം തു സംസാരിണാം അഹം കർത്ത ഇത്യഭിമാന കർമ്മസു. പക്ഷെ സംസാരികൾക്ക്, അതായത് ജീവന്മാർക്ക്, ഞാനിതായി പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളൊരു അഭിമാനം അവനിൽ എല്ലാ കർമ്മങ്ങളിലും വരും. ഞാൻ ഈ പ്രവൃത്തി നല്ലവണ്ണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു അഭിമാനം ഉണ്ടാകും. സ്പൃഹ തദ്ഫലേഷിച്ച, സ്വാഭാവികമായിട്ടും കർമ്മത്തിൽ അഭിമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കർമ്മത്തിന്റെ ഫലത്തോട് അവനൊരു താല്പര്യം വരും മനസ്സിൽ. അത് ജീവൻ ഒഴിവാക്കാൻ പ്രയാസമാണ്. താൻ കർമാണി ലിംബന്തീരി യുക്തം, അങ്ങനെയുള്ളവരെ ആ കർമ്മങ്ങൾ ബന്ധിക്കുന്നു. അത് ശരി തന്നെയാണ്. തദഭാവ, അങ്ങനെയൊന്നും എന്നിൽ സംഭവിക്കുന്നില്ല, എന്നിൽ തൃഷ്ണയില്ല, അഹന്തയില്ല. അതുകൊണ്ട് നമാം കർമാണി ലിംബന്തി, എന്ന കർമ്മങ്ങൾ ഒരിക്കലും ബന്ധിക്കുന്നില്ല. ഇത്യേവം യോ അന്യോപി മാം ആത്മത്വേന അഭിജാനാതി നാഹം കർത്ത നമേ ഫലേ സ്പൃഹ ഇതി സ കർമ്മഭിർണബദ്ധ്യതി. അങ്ങനെ ആരാണോ എന്റെ തത്വത്തെ മനസ്സിലാക്കുന്നത്, ഈശ്വര തത്വത്തെ മനസ്സിലാക്കുന്നത്, അതായത് അങ്ങനെ പറയുന്നതിന് ഒരു താല്പര്യം കൂടിയുണ്ട്. അവസാനം പറയും എന്താണ്, യോ മാം അഭ്യസുയതി, എന്റെ ഉപദേശം കേട്ടിട്ട് എന്നെ നിന്ദിക്കുന്നവരുണ്ട്. പലരും പറയും ഈ ഉപദേശിക്കുന്ന ആള് ഈ ഉപദേശിക്കുന്ന പോലെ അല്ലല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് പറയും. കാരണം കൃഷ്ണ ചരിതം അങ്ങനെയാണല്ലോ. അത് കേട്ടിട്ട് പറയാം, ഒരുപാട് ദുഷ്ടന്മാരെ കൊന്നിട്ടുണ്ട്, ഗോപികമാരുമായി രാസലീലയൊക്കെ നടത്തി. അങ്ങനെയുള്ള ഒരാൾ ശമദമാദികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എങ്ങനെ ഗുരുവായി അംഗീകരിക്കും എന്ന് പറഞ്ഞ് കൃഷ്ണനെ അന്നും നിന്ദിച്ചിരുന്ന ശിശുപാലനെ പോലെയുള്ളവരും മറ്റും പിൽക്കാലത്തും നിന്ദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിന്ദിക്കുന്നവരോട് മനസ്സിലാക്കണം എന്താണ്, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. ഈശ്വരനിൽ അഹന്തയില്ല, ഈശ്വരനിൽ കർത്തൃത്വമില്ല, കർമ്മഫലയ്ക്കുള്ള തൃഷ്ണയില്ല. അതുകൊണ്ട് എന്നെ ആരാണോ എന്റെ സ്വരൂപത്തിൽ മനസ്സിലാക്കുന്നത്, എന്റെ വാസ്തവ രൂപത്തിൽ മനസ്സിലാക്കുന്നത്, അവൻ ഈശ്വരനെ നിന്ദിക്കത്തില്ല. ജന്മ കർമ്മച മേ ദിവ്യം, എന്റെ ദിവ്യമായ ജന്മത്തെയും അല്ലെങ്കിൽ എന്റെ ജന്മത്തിന്റെ ദിവ്യതയെയും ദിവ്യമായ കർമ്മങ്ങളെയും അല്ലെങ്കിൽ എന്റെ കർമ്മത്തിന്റെ ദിവ്യതയെയും ആരാണോ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞു. അതാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, അവരുടെ മനസ്സിൽ ഈ ഉപദേശിക്കുന്നതായ ഗുരുവിൽ നിന്ദ ഉണ്ടാകത്തില്ല, ഒരു നിന്ദ വരത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മാം യോ അഭിജാനാദി, സമ്മിക്കായി അറിയുന്നു ഇവിടെ ഗുരുവിനെ, അവതാര പുരുഷനെ ശരിയായി അറിയുന്നു, തത്വത്തെ അറിയുന്നു. അങ്ങനെ അറിയുന്നവന്റെ മനസ്സിൽ എന്തുവരും, ഗുരുവിനെ ശരിയായി അറിയുന്നവന്റെ മനസ്സിൽ മാത്രമേ ഗുരുവിന്റെ ഉപദേശത്തിൽ ശ്രദ്ധ വരത്തുള്ളൂ. ഗുരുവിന്റെ ഉപദേശത്തിൽ ശ്രദ്ധയില്ലാതെ വരുന്ന എന്തുകൊണ്ട്, ഗുരുവിനെ അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ എന്താണ്, ഭഗവാൻ ഇവിടെ ഗുരുവാണ്, ഗുരുവായി ഉപദേശിക്കുകയാണ്. ഈ ഉപദേശത്തിൽ പൂർണ്ണമായ ശ്രദ്ധ വരണമെങ്കിൽ എന്ത് വേണം, ശ്രദ്ധ വന്നാലേ അത് അനുഷ്ഠിക്കത്തുള്ളൂ. ഉപദേശത്തിൽ ശ്രദ്ധ വരുമ്പോൾ അശ്രദ്ധയുള്ളവൻ അത് അനുഷ്ഠിക്കുന്നു, അങ്ങനെ അനുഷ്ഠിച്ച് അവൻ മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നു. അസമയം ആ ഉപദേശത്തിൽ ശ്രദ്ധയില്ലാത്തവനാണെങ്കിലോ, മറിച്ച് നിന്ദിക്കുന്നവനാണെങ്കിലോ, ഗുരുവിന്റെ ചെയ്തികളിൽ ദോഷം കാണുന്നവനാണെങ്കിലോ, അവൻ ആ ഉപദേശത്തിൽ ശ്രദ്ധ വരത്തില്ല, അവനത് അനുഷ്ഠിക്കത്തില്ല, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യോ അഭിജാനാദി, ആരാണോ ഇതിനെ ശരിയായി മനസ്സിലാക്കുന്നത് എന്നെ, അവനെന്താണ് കർമ്മഭിർണസബദ്ധ്യത, അവനൊരിക്കലും അവന്റെ കർമ്മങ്ങളാൽ അവൻ ബന്ധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്റെ കർമ്മ നിയമത്തിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. എന്തുകൊണ്ട്, അവൻ ആദ്യം ഉപദേശിക്കുന്നവനെ അറിയുന്നു, ഉപദേശത്തിൽ അവന് ശ്രദ്ധ വരുന്നു, ആ ഉപദേശത്തെ അവൻ അനുസരിക്കുന്നു. അപ്പോൾ കർമ്മ രംഗത്ത് നിൽക്കുന്നവൻ എന്ത് ചെയ്യുന്നു? കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നു, ഈശ്വര ആരാധനയെ അനുഷ്ഠിക്കുന്നു, ഈശ്വര പ്രീതിക്ക് വേണ്ടി അവൻ കർമ്മം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതവന് ചിത്തശുദ്ധിക്ക് കാരണമായി തീരും. കർമ്മഭരണ സബദ്ധ്യതി, അവൻ കർമ്മങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ്. ഒരു അവതാര പുരുഷനെ തിരിച്ചറിഞ്ഞ്, അവതാര പുരുഷനെ അവതാരമായി തന്നെ കണ്ട്, ആ അവതാര പുരുഷന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നവൻ, ഉപദേശങ്ങളെ അംഗീകരിക്കുന്നവൻ, അതിൽ ശ്രദ്ധയുള്ളവൻ, അതുകൊണ്ട് തന്നെ അവൻ മുക്തനായിത്തീരുന്നു. ആ ശ്രദ്ധ തന്നെ അവനെ മോക്ഷത്തിൽ ക്രമേണ പടിപ്പടിയായി അവനെ മുന്നോട്ട് നയിച്ച് മോക്ഷത്തിലെത്തിക്കുന്നു എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്, നമാം കർമാണി നിമ്പന്തി നമേ കർമ്മഫലേ സ്പൃഹ. ഈ തത്വത്തെ മനസ്സിലാക്കുന്നു. എനിക്കിതുമായിട്ട് യാതൊരു കർമ്മങ്ങളെല്ലാം, ഭഗവാനിൽ കാണുന്ന കർമ്മങ്ങളെല്ലാം മറ്റുള്ളവരുടെ കാഴ്ചയിൽപ്പെടുന്ന വസ്തുക്കളാണ്, പരമാർത്ഥത്തിലുള്ളതല്ല എന്നിങ്ങനെ അറിഞ്ഞ് ആ ഉപദേശത്തിൽ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അവന് ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ കഴിയൂ. അത് അദ്വൈതത്തിന്റെ ഭാഷയിൽ ഒന്നുകൂടി തെളിച്ച് ഭാഷകാരനോട് പറയുകയാണ്, ഇത്യേവം യോ അന്യോപി മം ആത്മത്വേന അഭിജാനാതി. ആരാണോ ഈ ഉപദേശം ശ്രവിക്കുന്നവൻ, അവനെന്ത് ചെയ്യുന്നു? എന്നെ ആത്മത്വേന അഭിജാനാതി, അവൻ എന്നെ തന്നെ അവന്റെ സ്വരൂപമായി കാണുന്നു. ആ ഈശ്വരനെ തന്നെ, അവതാര പുരുഷനെ തന്റെ സ്വരൂപമായി തന്നെ കാണുന്നു, അന്യനായി കാണുന്നില്ല. നാഹം കർത്ത നമേ ഫലേ സ്പൃഹ. സ്വരൂപമായി കാണുമ്പോൾ അവൻ എന്ത് കരുതുന്നു? ആണ് കർമ്മയോഗിയുടെ അഭ്യാസം. ഞാൻ കർത്താവല്ല, എന്നിൽ കർമ്മഫലയുടെ തൃഷ്ണയില്ല. എന്തുകൊണ്ട്? കർത്തൃത്വമില്ലാത്ത, കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാത്ത ആ ഭഗവാൻ ആണ് എന്റെ സ്വരൂപമായിരിക്കുന്നത് എന്നവൻ അറിയുന്നു. അത് കർമ്മയോഗിയുടെ സാധനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഞാൻ കർത്താവല്ല, എന്നിൽ സ്പൃഹയില്ല എന്ന് അഭിജാനാദി അവൻ വ്യക്തമായി ധരിക്കുന്നു. ആരെ? പരമാത്മാവിനെ. എങ്ങനെ? തന്റെ സ്വരൂപമായി. അതുകൊണ്ട് ഇതീ സകർമ്മഭരണ ബദ്ധ്യത. അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ദേഹാദ്യാരംഭകത്വേന, ജന്മം തുടങ്ങിയ ഭാവങ്ങളിലൂടെ ഈ കർമ്മബന്ധനം അവനുണ്ടാകുന്നില്ല. തസ്യാപി ന ദേഹാദ്യാരംഭകാണി കർമാണി ഭവന്തി. അവനെ സംബന്ധിച്ചിടത്തോളം കർമാണി കർമ്മങ്ങൾ ഒരിക്കലും ദേഹാദ്യാരംഭകാണി, ദേഹാദി ആരംഭകത്തിന് ആരംഭകമാകുന്നില്ല, ദേഹാദികൾക്ക് കാരണമായിത്തീരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിന്റെ മുഖ്യമായ താല്പര്യം ഇതാണ്, ആ അവതാര പുരുഷനെ ഉപദേശം കേൾക്കുക, അതിൽ ശ്രദ്ധയുണ്ടാകുക, ഒരിക്കലും മനസ്സിൽ നിന്ദാഭാവം വരാതിരിക്കുക, അവരുടെ അലൗകികമായ ദിവ്യമായിരിക്കുന്ന കർമ്മങ്ങളെയോ ജന്മത്തെയോ ഒരിക്കലും അതിനെ സംബന്ധിച്ച് വിപരീതമായ ഒരു ചിന്തകളും മനസ്സിൽ വരാതെ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ആരാണോ ആ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നത്, അവർ കർമ്മികളാണെങ്കിലും അവർ കർമ്മരംഗത്താണെങ്കിലും ആ കർമ്മങ്ങൾ അവരെ ബന്ധിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ശ്ലോകത്തിൽ നോക്കുക, കർമാണി മാം ന ലിംബന്തി. കർമ്മങ്ങൾ എന്നെ, എന്നുവെച്ചാൽ ഇവിടെ അവതാര പുരുഷനായിരിക്കുന്ന ഭഗവാനെ, ന ലിംബന്തി, ബന്ധിക്കുന്നില്ല. മേ എനിക്ക് കർമ്മഫലേ സ്പൃഹ, കർമ്മഫലത്തിൽ സ്പൃഹ തൃഷ്ണയുമില്ല. ഇതി എന്നിങ്ങനെ എന്നെ, ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അല്ലെങ്കിൽ അവതാര സ്വരൂപത്തെ, യഹ അഭിജാനാദി, ഏതൊരുവനാണോ വ്യക്തമായി ധരിക്കുന്നത്, സഹ അവൻ കർമ്മഭിവി, കർമ്മങ്ങളാൽ എന്നുവെച്ചാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ട് അവൻ നബദ്ധ്യത, ഒരിക്കലും ബന്ധിക്കപ്പെടുന്നില്ല. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിന്ന സബദ്ധ്യതേ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം നഹം കർത്താ നമേ കർമ്മഫലേ സ്പൃഹ ഇതി ഏവം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കർത്താവല്ല, എനിക്ക് കർമ്മഫലത്തിൽ തൃഷ്ണയുമില്ല, അതുകൊണ്ട് ഏവം ജ്ഞാത്വ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കി കൃതം കർമ്മ പൂർവൈരപ്പി അതിക്രാന്തേഹി മുമുക്ഷുഭി. ഇവിടെ പറയുകയാണ്, ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന ഈ സമയത്ത് മാത്രമല്ല, ഇതിനു മുമ്പും ഞാനിപ്പോ നിന്നെ ഈ സമയത്ത് ഉപദേശിക്കുന്നതിന് മുമ്പും ഞാൻ പറഞ്ഞ ഈ തത്വങ്ങളെല്ലാം, കാരണം പറഞ്ഞല്ലോ ഇത് ആദ്യത്തിന് ഉപദേശിച്ചാണ്, അന്നുമുതലേ ഈ ജ്ഞാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തത്വത്തെ അന്നുമുതലേയുള്ള അവർ മനസ്സിലാക്കി കൃതം കർമ്മ പൂർവീരപ്പി അതിക്രാന്തേഹി മുമുക്ഷുഭി. മുമുക്ഷുക്കൾ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ കർമ്മകൃതം എന്നാണ്. ഈ തത്വത്തെ മനസ്സിലാക്കി കർമ്മത്തെ ചെയ്തു എന്ന് പറഞ്ഞാൽ കർമ്മത്തെ സന്യസിച്ചില്ല എന്നർത്ഥം. ഈ തത്വത്തെ മനസ്സിലാക്കുന്നവൻ എന്നുവെച്ചാൽ കർമ്മത്തിന് അധികാരിയായിട്ടുള്ള ഒരുവൻ, കർമ്മ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരുവൻ ഈ തത്വത്തെ മനസ്സിലാക്കിയിട്ട് മോക്ഷത്തിന് വേണ്ടി അവൻ ഈ കർമ്മത്തെ ചെയ്തു എന്നാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ കർമ്മം അതായത് വർണ്ണവും ആശ്രമവും എല്ലാം നമ്മളിവിടെ വച്ചിരിക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് മുമുക്ഷുക്കളെല്ലാം പണ്ട് ചെയ്തത്. കുരു തേന കർമ്മീവത്വം, അതുകൊണ്ട് നീ എന്ത് തന്നെ ചെയ്യണം, കർമ്മം തന്നെ ചെയ്യണം, കർമ്മം തന്നെ ചെയ്യണം. എന്തുകൊണ്ട് നീ മുമുക്ഷുവാണ്? ശ്രേയസ്യാത് ഭഗവാനോട് പറഞ്ഞല്ലോ, ഏതാണോ എനിക്ക് ശ്രേയസ്, ആ ശ്രേയസ്സിന് എന്നോടുള്ള അർത്ഥന എന്ന് പറയുന്നത് തന്നെയാണ് ആ അതിന്റെ മോക്ഷം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അർത്ഥനയാണ് അത്. അതുകൊണ്ട് നീ മുമുക്ഷുവാണ്, അതുകൊണ്ട് നീ എന്താണ്, കർമ്മയേവ ഗുരു. കർമ്മ ഏവ ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ന തൂഷ്ണീമാസനം, തൂഷ്ണീമാസനം ഉണ്ടാതിരിക്കുക, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടിരിക്കുക, സ്വാമിയായിട്ടിരിക്കുക, അത് ചെയ്യരുത്. നാവി സന്യാസ കർത്തവ്യ, ഒരിക്കലും സന്യാസം ചെയ്യരുത്. സന്യാസിയായി എന്ന് വെച്ചാൽ സന്യാസം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉണ്ട്, സന്യാസിയാണ് ഞാൻ, കർമ്മത്തെ ഉപേക്ഷിച്ചവനാണെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കരുത്. അതാണ് തൂഷ്ണീമാസനം. തൂഷ്ണീം എന്ന് വെച്ചു കഴിഞ്ഞാൽ ചലിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക എന്നൊക്കെയാണ്, അങ്ങനെയുള്ള സ്ഥിതി, അതല്ല സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് എന്താണ്, ഈ കർമ്മയോഗ അനുഷ്ഠാനമാണ് സന്യാസം, അല്ലാതെ തൂഷ്ണീമാസനമല്ല. സന്യാസത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് ആചാര്യസ്വാമികൾ. ആചാര്യസ്വാമികൾ തന്നെ ഇവിടെ പറയുകയാണ് എന്താണ്, തൂഷ്ണീമാസനം, വെറുതെ ഇരിക്കുന്നതല്ല. നാഭി സന്യാസ കർത്തവ്യ, ഒരിക്കലും സന്യസിക്കരുത്. നേരത്തെ പറഞ്ഞല്ലോ ആ ഗുണവും കർമ്മവും അനുസരിച്ച് അർജുനന്റെ, അർജുനന് സന്യാസമല്ല വിധിച്ചിരിക്കുന്നത്, അതാണ് ക്ഷത്രിയൻ സന്യസിക്കരുതെന്ന് പറയുന്നത്. ആ ഗുണമുള്ളവന് സന്യാസത്തിന് അധികാരമില്ല, അവൻ കർമ്മത്തിന് അധികാരിയാണ്, കർമ്മം ചെയ്തു തന്നെ തീരണം. തസ്മത്വം പൂർവീരപ്പി അനുഷ്ഠിതത്വ, മുമ്പുള്ളവരും ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭഗവാൻ പറയുന്നത്, നിനക്ക് വേണ്ടി ഞാനൊരു പുതിയ സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുകയില്ല. ഇന്നുള്ള ആചാര്യന്മാർ, പുതിയ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഞാനിതാ പുതിയൊരു സിദ്ധാന്തം നിങ്ങളോട് അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്, ഇതെന്റെ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞു പറയുന്നു. അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്, അങ്ങനെ ഞാൻ പറയുന്നില്ല. പൂർവികന്മാർ, പൂർവാചാര്യന്മാർ കാണിച്ചു തന്ന അതേ മാർഗത്തെയാണ് ഞാൻ പറയുന്നത്. അന്ന് ഉപദേശിച്ചതും ഞാൻ തന്നെയാണ്, പൂർവാചാര്യന്മാരുടെ രൂപത്തിൽ പൂർവീരപ്പി അനുഷ്ഠിതത്വ, അവരനുഷ്ഠിച്ചതും തന്നെയാണ് ഞാൻ നിന്നോടും അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതൊന്ന് തന്നെയാണ്, തസ്മത്വം പൂർവീരപ്പി അനുഷ്ഠിതത്വ. പൂർവികന്മാർ ചെയ്തത് ഈ കർമ്മ അനുഷ്ഠാനമാണ്, നീയും അതിനധികാരിയായതുകൊണ്ട് നീയും അത് തന്നെ ചെയ്യണം, അല്ലാതെ സന്യസിക്കരുത് എന്നർത്ഥം. അതുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂഷ്ണീമാസനമല്ല, കർമാനുഷ്ഠാനമാണ് എന്ന് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നത് കൊണ്ട് മോക്ഷം കിട്ടാതെ വരത്തില്ല. അങ്ങനെ പലർക്കും ധാരണയുണ്ട്, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടത്തില്ല, വാസനയുണ്ടാവും, നശ്യവും എന്ന് പറയുന്നുണ്ട്. അതല്ല ഇവിടെ അർജുനനെ ഭഗവാൻ വ്യക്തമായി പറയുകയാണ്. ഭാഷ്യകാരനും അതിനെ വ്യക്തമായി പറയുന്നു. എന്താണ് കർമ്മ കുരു തേന കർമ്മീവ, നീ കർമ്മം തന്നെ ചെയ്യണം. യദി അനാത്മജ്ഞത്വം തഥാ ആത്മശുദ്ധ്യർത്ഥം. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കുകയാണ്. ഇനി ആത്മബോധമില്ല, കർത്തൃത്വ ഭോക്തൃത്വാദി ബുദ്ധിയുള്ളവനാണ്, അജ്ഞനാണ്. അങ്ങനെയാണെങ്കിലും നിനക്ക് കർമ്മത്തെ ഉപേക്ഷിക്കാൻ അവകാശമില്ല. എന്തുകൊണ്ട്? ആത്മശുദ്ധ്യർത്ഥം, അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി, നിന്റെ അന്ധക്കരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി, നിന്റെ മനഃശുദ്ധിക്ക് വേണ്ടി നീ കർമ്മം ചെയ്തേ തീരൂ. തത്വവിച്ഛേദ്, അല്ല ഇനി മറിച്ചാണെങ്കിലോ, തത്വജ്ഞനാണ്, അന്ധക്കരണ ശുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞ് തത്വജ്ഞാനിയാണെങ്കിലോ, അല്ലെങ്കിൽ ലോകസംഗ്രഹാർത്ഥം, അതാണ്. അങ്ങനെയാണെങ്കിൽ കർമ്മം ചെയ്തേ പറ്റൂ, അതാണ് അതിന്റെ നിയമം. കർമ്മം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് തത്വജ്ഞാനിയെ അവിടെ വിധിക്കുകയല്ല ചെയ്യുന്നത്, അതൊരു നിയമമാണ്. തത്വജ്ഞനായിക്കൊള്ളട്ടെ, അജ്ഞനായിക്കൊള്ളട്ടെ, ശരീരത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഈശ്വരന്റെ ഒരു നിയമത്തെ അനുസരിച്ചേ പറ്റൂ. ഗഹന കർമ്മണോ ഗതി, കർമ്മത്തിന്റെ ആ ഗതി, പോക്ക്, നിയമം, അത് അതിസൂക്ഷ്മമാണ്. ഈശ്വരന് മാത്രം ഗ്രഹിക്കാവുന്ന ഒന്നാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് എത്ര വലിയ തത്വജ്ഞാനം നേടിയാലും ഗ്രഹിക്കാവുന്ന ഒന്നല്ല. അവിടെ ഈശ്വര നിയമത്തിന് അനുസരിച്ച് ലോകസംഗ്രഹാർത്ഥം, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്താണ് തത്വവിച്ഛേദ്, ലോകസംഗ്രഹാർത്ഥം. തത്വവിത്താണെങ്കിൽ, ജ്ഞാനിയാണെങ്കിലും എന്ത് ചെയ്യണം? ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്തേ പറ്റൂ. ഇതിനൊന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. പൂർവൈഹി ജനകാദിഭി പൂർവതരം കൃതം, പൂർവൈഹി പൂർവതരം അധുനാതനം കൃതം നിവർത്തിക്കും. പൂർവൈഹി പൂർവതരം, മുമ്പുള്ളവരും മുമ്പ് മുമ്പേ ചെയ്ത്, പണ്ട് പണ്ടേ ചെയ്തത് ആണ് പൂർവതരം. പഴയ പഴയ കാലം മുതലേ ജനകാദികൾ ചെയ്തു അത് തന്നെയാണ്. ജനകനും മറ്റും എന്നാണ് തത്വജ്ഞാനം ഉണ്ടായിട്ടും കർമ്മം ചെയ്തു, കർമ്മത്തെ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ടെന്താണ്? നീയും അത് തന്നെ ചെയ്യണം. അങ്ങനെ ലോകസംഗ്രഹത്തിന് വേണ്ടി ചെയ്യണം. കാരണം നിന്റെ മണ്ഡലം അതാണ്, നീ അതിന് അധികാരിയായിട്ടുള്ളവനാണ്, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അധുനാതനം കൃതം നിർവർത്തിതം, ഇപ്പോഴുള്ളവരൊന്നും ചെയ്ത കാര്യമല്ല ഞാൻ പറയുന്നത്. പഴയ കാലത്ത് ജനകനും മറ്റും ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇതിനൊക്കെ മുമ്പാണ്, ഭഗവാൻ ഇത് ഉപദേശിക്കുന്നതിനൊക്കെ വളരെ മുമ്പാണ് ജനകനെന്ന് പറയുന്ന ഒരാൾ കർമ്മയോഗി ജീവിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ നീ എന്താണ് കർമ്മ അധികാരിയായിട്ടുള്ള നീയും ഈ കർമ്മം ചെയ്തു തന്നെ തീരണം, നിനക്കിതിൽ നിന്നും ഒഴിയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം തോന്നും, ചിന്തിക്കുന്നവർക്ക്. അങ്ങനെ പിന്നെ സന്യാസികളുടെ സർവകർമ്മ പരിത്യാഗ പൂർവകമായ ആത്മജ്ഞാന നിക്ഷേ എന്ന് പറഞ്ഞു, കർമ്മത്തെ തെയ്യിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താണ്? തത്വവിച്ഛേദ്, തത്വജ്ഞാനിയാണെങ്കിൽ ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. അപ്പൊ തത്വജ്ഞാനി ആയാൽ കൂടിയും കർമ്മത്തെ വിടാൻ വയ്യുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ആർക്കായി കർമ്മസന്യാസം? കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിക്കുന്ന പിന്നെ ആരാണ് എന്ന് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ സംശയം ഉണ്ടാകാം. അങ്ങനെയുള്ളവരുമുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. ഈ സന്ദർഭത്തിൽ പറയുന്ന എന്താണ്? കർമ്മ അധികാരിയായി ഇരിക്കുന്ന ഒരാൾ, അതും എങ്ങനെയുള്ള അധികാരിയായിരിക്കുന്നു? ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അധികാരിയായിരിക്കുന്ന ഒരാൾ. എന്തുകൊണ്ട് ലോകസംഗ്രഹ പ്രവർത്തനം ചെയ്യാൻ അധികാരിയായിരിക്കുന്നു? കാരണം അന്നത്തെ ഇതനുസരിച്ച് ഇയാൾ രാജവംശത്തിൽ പിറന്നവനാണ്. അപ്പോൾ ധർമ്മത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് രാജാവിന്റെ ജോലിയാണ്, ക്ഷത്രിയന്റെ ജോലിയാണ്. അപ്പോൾ ആ ധർമ്മമനുസരിച്ചും തനിക്ക് തീരുമാനിക്കപ്പെട്ട ധർമ്മമനുസരിച്ചുമുള്ള പ്രവൃത്തികൾ ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് ചെയ്തേ തീരൂ, അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് തന്നിൽ ജന്മനാൽ തന്നെ വന്നു ചേർന്നതാണത്. അതുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് തത്വജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പോലും നിനക്കൊഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അത് ഈശ്വരീയമായ നിയമമാണ്. അതനുസരിച്ച് ജനകാദികളും മറ്റും ചെയ്തതുപോലെ നീ ചെയ്യണം. അങ്ങനെ ഒരു കർത്തവ്യവും ഉത്തരവാദിത്വവും വന്നു ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലെങ്കിൽ ശരി, ആ കർമ്മത്തെ ഉപേക്ഷിക്കാം, ഉപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ജനകാദികളുടെ ഉദാഹരണം പറയുന്ന എന്തുകൊണ്ട്? അത്തരമുള്ള അധികാരി പുരുഷന്മാർ ഉപദേശിച്ചിട്ടാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി നിന്ന് അവർക്ക് അവരാൽ നിർവഹിക്കപ്പെടേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്. അത് ഈശ്വര നിശ്ചയമായി വന്നു ചേർന്നിട്ടുള്ള പ്രപഞ്ചഘടനയുടെ ഒരു ഭാഗമാണ്. അത്തരം കർമ്മങ്ങൾ തത്വജ്ഞാന ആണെങ്കിലും അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തന്നെ തീരണം. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമം അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആ കർമ്മം ചെയ്തു തന്നെ തീരണം. ഇനി അതിൽ നിന്ന് മാറി നിൽക്കാൻ അനുവാദമുള്ളവരാണെങ്കിൽ, ഇത്തരം അധികാരങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിക്കാം. അതിന് അധികാരികളായിട്ടുള്ളവരാണെങ്കിൽ. പക്ഷെ അർജുനോട് പറയുന്നു, അത് നിനക്ക് സാധ്യമല്ല. അർജുനൻ ആ ലോകസംഗ്രഹ പ്രവൃത്തി ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്, അവനധികാരിയായിട്ടുള്ളവനാണ്. അത് വിധിയല്ല, അത് അധികാരമാണ്. ശരിക്കും പറഞ്ഞത് അവനധികാരിയായിട്ടുള്ളവനാണ്. അതുകൊണ്ട് അർജുനൻ അങ്ങനെ ലോകസംഗ്രഹ പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം സാധാരണ പറയുന്ന അധികാരി പുരുഷന്മാരെന്ന് പറയും. അതായത് പ്രത്യേക അധികാരത്തോടുകൂടി തന്നെ അവർ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ഒരധികാരം നമ്മൾ പറയുന്ന പോലെയുള്ള ആ അധികാരം എന്ന് പറയുന്നത് എങ്ങനെ വന്നു? അത് ഈ സൃഷ്ടിയുടെ നിയമത്തിൽപ്പെട്ടാണ് ആ അധികാരം. അതുകൊണ്ട് ആ കർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ലോകസംഗ്രഹമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു തന്നെ തീരണം. അപ്പോൾ ആ തത്വത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണെങ്കിൽ ശരി, തൽക്കാലം നിന്റെ മനസ്സിൽ വന്ന ഈ സന്യാസം, കർമ്മത്യാഗം, അത് അപക്വമാണ്, അനവസരത്തിലുള്ളതാണ് എന്ന് അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കൃഷ്ണാർജുനന്മാരെന്ന് പറയുന്നത് നരനാരായണന്മാരാണെന്നാണ് നമ്മുടെ പൗരാണികമായിട്ടുള്ള സങ്കല്പം. ആ രീതിയിൽ നോക്കിയാലും ഇവിടെ അർജുനനും എന്താണ്? ഒരു അധികാര പുരുഷനാണ്, ലോകസംഗ്രഹമായി പ്രവർത്തിക്കേണ്ടവനാണ്. അതുകൊണ്ട് അർജുനന് ആ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും മാറി നീക്കാൻ അവകാശമില്ലാതെ ചെയ്തേ തീരും. അത് ധർമ്മസംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് അർജുനന്റെ കർമ്മം. അതുകൊണ്ട് ജനകാദികളെ ഓർത്തുകൊണ്ട് നീ നിന്റെ കർമ്മത്തെ അനുഷ്ഠിച്ച് തന്നെ തീരുക. അതുകൊണ്ടാണ് കർമ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരിക്കലും ജീവന് വ്യക്തമാകാത്തത്. എന്തുകൊണ്ട്? ഭഗവാൻ തന്നെ പറയും, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. കാരണം കർമ്മത്തിന്റെ ഗതിഗഹനമാണ്, മനുഷ്യബുദ്ധിക്ക് അത് പിടികിട്ടുന്ന ഒരു കാര്യമല്ല. മനുഷ്യന്റെ പരിമിതികൾ കൊണ്ട് കർമ്മത്തിന്റെ മഹത്വത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ശ്ലോകത്തിൽ നോക്കുക. പൂർവൈരവി മുമുക്ഷുഭി, പൂർവികന്മാരായ മുമുക്ഷുക്കളാലും ഏവം ജ്ഞാത്വ, ആ ഈശ്വര തത്വത്തെ അറിഞ്ഞിട്ട് കർമ്മകൃതം, കർമ്മം അനുഷ്ഠിച്ചു. തസ്മാത് അതുകൊണ്ട് ത്വം, നീ കർമ്മ, ഏവ ഗുരു, കർമ്മം ചെയ്യുക തന്നെ വേണം. പൂർവൈഹി പൂർവതരം കൃതം യഥാ തഥാ, നമ്മൾ ചേർത്തു. എങ്ങനെയാണോ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ പണ്ട് പണ്ടേ ചെയ്തത്, പൂർവൈഹി പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരാൽ പൂർവതരം പണ്ട് പണ്ട് കൃതം യഥാ, അതുപോലെ ത്വം നീ കർമ്മ ഏവ കുരു, കർമ്മം തന്നെ ചെയ്യൂ, അതൊന്നും മാറരുത് എന്നാണ്. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരവി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഹ തത്തെ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാ. ദൃശ്യം.